അധ്യായം 18 ശ്ലോകം 17 യസ്യ നാഹം കൃതോ ഭാവോ ബുദ്ധിര യസ്യ ന ലിപ്യതി ഹത്വാ വിസൈമാൻ ലോകാൻ നഹന്തി ന നിബദ്ധ്യതി. ഭാഷ്യമാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. ഭാഷ്യകാരൻ പറയും, ലൗകിക പാരമാർത്ഥിക ദൃഷ്ടി അപേക്ഷിച്ചിട്ടാണ് ഇത് പറയുന്നത്. ലൗകിക ദൃഷ്ടിയിൽ ആണ് യുദ്ധവും ഹിംസയും സമാധാനവും എല്ലാം ലൗകിക ദൃഷ്ടിയിലാണ്. പാരമാർത്ഥിക ദൃഷ്ടിയിൽ കാണുമ്പോൾ നഹന്തി നദിബദ്ധ്യതി, പാരമാർത്ഥിക ദൃഷ്ടിയിലാണ്. അവിടെ ആരും കൊല്ലുന്നില്ല, അവിടെ ആർക്കും പാപവുമില്ല. ഈ ഒരു ദൃഷ്ടിയിലൂടെ മാത്രമേ ഈ പറയുന്ന കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. തീവ്രവാദികളെ കുറിച്ചൊരു ചോദ്യമാണ്. ഈ ചോദ്യം മുമ്പ് ചോദിച്ചാണ്, ഇതൊന്ന് രണ്ടാമത്തെ അധ്യായം ചർച്ച ചെയ്യുമ്പോൾ ഈ ഒരു ചോദ്യം ചോദിച്ചാണ്. പഴയ ഈ വിഷയം ചർച്ച ചെയ്തതുമാണ്, ഈ ചോദ്യം ഏകദേശം ചോദിച്ചതുമാണ്. ഒരു തീവ്രവാദിക്കും തീവ്രവാദിയെ നിരോധിക്കുന്നവനും പാപബലമായ നരകമെന്ന് തന്നെ എന്ന് ചോദിച്ചത്. തീവ്രവാദം കർമ്മയോഗമാണോ എന്നാണ് ചോദിച്ചത് അന്ന്. ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല. പറയുന്നത് അതാണ് ഇവിടെ പറയുന്നത്, അത് ലൗകിക ദൃഷ്ടി. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന പോലെ തന്നെ ലൗകിക ദൃഷ്ടി, പാരമാർത്ഥിക ദൃഷ്ടി, ഇത്തരം വിഷയങ്ങളിൽ വീണ്ടും സംശയം വരുന്ന അതാണ്. അർജുനൻ നിൽക്കുന്നത് ഗീതയുടെ ഒന്നാം അധ്യായം ചർച്ച ചെയ്തപ്പോൾ തന്നെ ഈ കാര്യം പറഞ്ഞതാണ്. അർജുനൻ നിൽക്കുന്നത് ലൗകിക ദൃഷ്ടിയിൽ. അർജുനന്റെ ചോദ്യങ്ങളും അർജുനൻ കണ്ടെത്തുന്ന സമാധാനവുമല്ല, അത് ലൗകിക ദൃഷ്ടിയിലാണ്. അർജുനൻ എന്താണ് പറയുന്നത്? യുദ്ധം ഒഴിവാക്കണം, സമാധാനം വേണം, ലൗകിക ദൃഷ്ടിയാണ്. യുദ്ധം ഒരുപാട് നാശങ്ങൾ ഉണ്ടാക്കുന്നു, ഹിംസ ഉണ്ടാക്കുന്നു, ബന്ധുക്കളെ കൊല്ലേണ്ടി വരുന്നു, വർണ്ണസങ്കരം ഉണ്ടാക്കുന്നു, സ്ത്രീകളെ ദുഷിക്കുന്നു. അർജുനൻ പറഞ്ഞ എല്ലാം ശരിയാണ് ലൗകിക ദൃഷ്ടി. അതിനൊന്നിനും തന്നെ ഭഗവാൻ നേരിട്ട് നിഷേധിക്കുന്നില്ല, നീ പറഞ്ഞത് ശരിയല്ല എന്ന് പറയുന്നില്ല. ഒരു ചോദ്യവും ശരിയല്ല എന്നല്ല ഭഗവാൻ പറയുന്നു. ഒരു ചോദ്യവും അബദ്ധമല്ല, ഒരു ചോദ്യവും അസംബന്ധമല്ല. പക്ഷേ ആ ചോദ്യവും ആ ചോദ്യത്തിന്റെ സമാധാനവും നിൽക്കുന്ന തലത്തിൽ നിന്നും അതിനുപരിയായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഈ വിഷയങ്ങളെ കാണുക, ഇതാണ് അവിടെയെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത്. അല്ലാതെ ഇതിന്റെ ന്യായ അന്യായങ്ങളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ചിന്തിക്കുന്നതിനുള്ള ഒരു ശാസ്ത്രമല്ല ഗീത. യുദ്ധം ആണോ ശരി, അത് യുദ്ധം ഒഴിവാക്കുന്നതാണോ ശരി, അതിന്റെ ന്യായ അനന്യായങ്ങൾ ധർമാധർമ്മങ്ങളല്ല. ഭഗവാൻ അത്തരം ഒരു ചർച്ചയിലേക്ക് കടന്നില്ല, ബുദ്ധിപൂർവമായിട്ട് തന്നെ. കാരണം അതിന്റെ ന്യായ അന്യായങ്ങൾ ആർക്കും തീരുമാനിക്കാൻ കഴിയത്തില്ല. ഭീഷ്മരെ പോലെയുള്ള മഹാപ്രാജ്ഞന്മാർ എന്ന് പറയുന്നു, ധർമ്മത്തിന്റെ തത്വം എന്താണെന്ന് അതെനിക്ക് പറയാൻ പറ്റത്തില്ല. പാഞ്ചാലിയുടെ ചോദ്യത്തിന് സമാധാനമായിട്ട് പറയുന്നില്ല, ഇതെല്ലാം അധർമ്മമല്ലേ. അപ്പോ എവിടെ മുതലാണ് ഈ തെറ്റുകൾ തുടങ്ങിയത്? യുദ്ധം ആരംഭിച്ച എവിടെ മുതൽ? അത് തലമുറകളിൽ മുമ്പ് തന്നെ തുടങ്ങിയതാണോ, അതോ അവരുടെ തലമുറയിൽ തുടങ്ങിയാണോ? ആരിതിനെ തുടക്കമിട്ടു? ഇതിൽ ഏത് ഭാഗത്താണ് ധർമ്മം, ഏത് ഭാഗത്താണ് അധർമ്മം എന്നിങ്ങനെ ചുഴിഞ്ഞ് ചിന്തിക്കാൻ പോയാൽ ശരിയും തെറ്റും ഒരിടത്തും ചെന്നെത്തത്തില്ല. കൊണ്ട് പറഞ്ഞു, അത് പ്രയാസമാണ്. ധർമാധർമ്മങ്ങളെ നിർണയിക്കുക, ആരുടെ പക്ഷമാണ് ശരി ആരുടെ പക്ഷമാണ് തെറ്റ് എന്ന് നമ്മൾ നിർണയിക്കാൻ പോയാൽ ഒരു കാര്യത്തിൽ ആത്യന്തികമായി യുക്തി കൊണ്ടോ അല്ലെങ്കിൽ ശാസ്ത്രങ്ങൾ കൊണ്ടോ അത് നിർണയിക്കുക ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാ ഭാഗത്തും കുറെ ശരിയും എല്ലാ ഭാഗത്തും കുറെ തെറ്റും കാണും. എന്നാൽ ലോകവ്യവഹാരം നടക്കണമല്ല, ഒരു സാമൂഹ്യ നീതി നിലനിർത്തണം, അതിനു വേണ്ടിയിട്ട് കുറെ അതിർവരമ്പുകൾ ആചാര്യന്മാർ നിശ്ചയിച്ചിരിക്കുകയാണ്. ഇന്നതൊക്കെ ശരി ഇന്നതൊക്കെ തെറ്റ്, അതൊന്നും ആത്യന്തികമല്ല. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലേക്ക് ധർമാധർമ്മ ചിന്തയിലേക്കല്ല ഗീത നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ മറുപടി പറയുമ്പം എന്തു പറയുന്നു, അതിന്റെ ശരിയും തെറ്റിനെയും കുറിച്ചൊന്നും പറയുന്നില്ല. നിന്റെ മുമ്പിൽ വന്നു ചേരുന്ന കർമ്മങ്ങൾ, സ്വധർമ്മമായി വരുന്ന കർമ്മങ്ങൾ, അത് ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യുക. ധർമ്മബുദ്ധിയെ ആശ്രയിച്ച് നീ കർമ്മങ്ങളെ സ്വീകരിക്കുക, നിന്റെ ധർമ്മബുദ്ധിയെ ആശ്രയിച്ച് എന്ന് പറയുമ്പോൾ അർജുനൻ തുടർന്ന് ചെയ്യേണ്ടി വരുന്നത് കൊലയാണ്, ഹിംസയാണ്, ഹിംസധർമ്മമാണ്. മാ ഹിംസ സർവാഭൂതാനി എന്ന് ശ്രുതി എന്നെ നിഷേധിച്ചിരിക്കുകയല്ലേ, വേദം തന്നെ നിഷേധിച്ചിരിക്കുന്ന ആ ഹിംസ പക്ഷെ അവിടെ ക്ഷാത്രധർമ്മമായിട്ട് വന്നു. പിന്നെ അതിലിനി ചിന്തിക്കേണ്ടി വരും, ആ ഹിംസ ഏതൊരു ധർമ്മമാകും ഏതൊരു അധർമ്മമാകും, അത്തരം ചിന്തയിലേക്കൊന്നും ഗീതയിൽ കിടക്കുന്നു. അങ്ങനെ കിടന്നാൽ അത് അതിനൊരു അതിർവരമ്പിട്ട് ഇത്രയും ധർമ്മം ഇത്രയും അധർമ്മം ഒന്നും അത് തീരുമാനിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അന്ന് തന്നെ തീരുമാനിച്ചു, എന്താണോ യുദ്ധം ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള യുദ്ധം, അല്ലെങ്കിൽ ആക്രമണമല്ലാതെയുള്ള യുദ്ധം, അത് ധർമ്മമാണ്. പ്രജാപരിപാലനത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്മൃതികളിലൊക്കെ പറയുന്ന എന്താണ്, മഹാഭാരതത്തിലും മറ്റും പറയുന്ന എന്താണോ, പ്രജാപരിപാലനത്തിന് വേണ്ടി ചെയ്യുന്ന ആ ഹിംസ അത് ധർമ്മമാണോ? അസമയം ആക്രമിക്കാൻ വേണ്ടി നടത്തുന്നതോ അത് അധർമ്മമാണോ എന്ന് പറയുമ്പോഴും മഹാഭാരതത്തിലെ യുദ്ധത്തിന്റെ ധർമ്മാധർമ്മങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി പ്രയാസമാണ്. കാരണം ദുര്യോധനൻ യുദ്ധഭൂമിയിൽ വീണ് ദുര്യോധനന്റെ മരണവാർത്ത അറിയുമ്പോൾ ആ രാജ്യത്തെ എല്ലാ പ്രജകളും കരയുന്നു എന്നാണ് എന്ന് മഹാഭാരതത്തിൽ തന്നെ പറയുന്നു. അപ്പോൾ പ്രജകൾ കരയണമെങ്കിൽ രാജാവ് നല്ലവനായിരിക്കണമല്ലോ. അപ്പോൾ പ്രജാപരിപാലനത്തിന് വേണ്ടിയാണല്ലോ ദുര്യോധനനും യുദ്ധം ചെയ്ത്. അതൊക്കെ മഹാഭാരതം വായിക്കണം. അപ്പോ പ്രജാപരിപാലനത്തിന് വേണ്ടി യുദ്ധം ചെയ്ത ആളിനെ അധർമ്മി എന്നെങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു തീരുമാനത്തിനെത്തത്തില്ല. എന്നാൽ ദുര്യോധനന്റെ പക്ഷത്ത് അധർമ്മം പറയുന്നത് എന്താണ്? സഹോദരന്മാർക്ക് അവകാശപ്പെട്ട രാജ്യത്തെ അവർക്ക് കൊടുത്തില്ല, അങ്ങനെ ഒരു അധർമ്മം. ആ അധർമ്മത്തിന്റെ പേരിൽ ദുര്യോധനനെ അധർമ്മിയായിട്ട് ചിത്രീകരിക്കുന്നു. അതുപോലെ മറ്റു പല കാരണങ്ങളും, ഗുരുക്കന്മാരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചില്ല, സുഹൃത്തുക്കളും ദുർബുദ്ധികൾ പറയുന്നത് കേട്ടു, ഇങ്ങനെയുള്ള പല അധർമ്മങ്ങളുമാണ് ദുര്യോധനന്റെ പേരിൽ പറയുന്നു എന്ന് വിചാരിച്ച് ദുര്യോധനൻ ധർമ്മിയല്ല എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ധർമാധർമ്മങ്ങൾ അങ്ങനെ നിർണയിക്കുക പ്രയാസമാണ്. കാരണം ആര് എന്ത് ചെയ്താലും അതിൽ കുറെ ധർമ്മവും വരും, കുറെ അധർമ്മവും വരും. എന്നാലും ഭഗവാൻ ധർമ്മത്തിന്റെ പക്ഷത്ത് നിന്ന് അധർമ്മത്തെ നശിപ്പിക്കുന്നതിന്, അധർമ്മികളായ ഒരു മാത്രമല്ല ദുര്യോധന്റെ പക്ഷത്ത് നിന്ന്, ധർമ്മബോധമുള്ളവരും ഉണ്ടായിരുന്നു ദുര്യോധന്റെ പക്ഷത്ത്. അതുകൊണ്ട് അതൊരു വിവാദങ്ങൾ ഒടുങ്ങാത്ത ഒരു വിഷയമാണ്, അതിലേക്ക് നമ്മൾ ചർച്ച ചെയ്യാൻ പോയിട്ട് കാര്യമില്ല ആരാണ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണോ, തന്റെ ധർമ്മത്തെ ഈ പറയുന്ന തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ അവനുണ്ടാകുന്ന ഫലത്തെക്കുറിച്ചാ പറഞ്ഞത്. ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പോ നമ്മുടെ പുരാണങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ നോക്കുമ്പോൾ എല്ലാം എല്ലായിടത്തും കാണും. അസുരന്മാരെ ചിത്രീകരിക്കുന്നിടത്തും അവർ യോഗികളായിട്ടാണ് പറയും. ദേവന്മാരെ ചിത്രീകരിക്കുന്നിടത്ത് ദേവന്മാർ വളരെ മോശക്കാരായിട്ടും ചിത്രീകരിക്കുന്നുണ്ട്. സാമാന്യ മര്യാദയില്ലാതെ അവർ പ്രവർത്തിച്ചതായിട്ടും കാണിക്കുന്നുണ്ട്. ഇതെല്ലായിടത്തും കാണാം. നമ്മുടെ പ്രതീക്ഷകളും സങ്കല്പങ്ങളും അനുസരിച്ചൊന്നുമല്ല. വസ്തുനിഷ്ഠമായി ചിന്തിക്കുമ്പോൾ മനസ്സിലാകും. അതുകൊണ്ട് ഗീതയിൽ പറയുന്നത് അത്തരം ഒരു ധർമാധർമ്മ ചിന്തയല്ല. ചെയ്യുന്നത് ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യുക, നിസ്സംഗമായി ചെയ്യുക. അപ്പോൾ ധർമ്മവും അധർമ്മവും നോക്കാതെ ചിന്തിക്കണം എന്നും പറയുന്നില്ല. അതുകൊണ്ട് സ്വധർമ്മവും പറഞ്ഞു. അത് തീരുമാനിക്കുന്നതിന് അതാത് കാലത്തുള്ള ധർമ്മനീതികളെയൊക്കെ ആശ്രയിക്കും. അതനുസരിച്ച് പ്രവർത്തിക്കുക. ഇത് പറയുന്ന കാലഘട്ടത്തിൽ ക്ഷത്രിയന്റെ ധർമ്മമായിരുന്നു യുദ്ധം, ഹിംസ. അതുകൊണ്ട് അതിനെ ധർമ്മമായി സ്വീകരിച്ചു. അത് പ്രജാപരിപാലനത്തിന് വേണ്ടി അത് ചെയ്യുന്നു. അതുകൊണ്ട് അത് ശരിയായി. നമ്മൾ തീവ്രവാദി എന്ന് പറയുന്നത് ഏത് പക്ഷത്ത് നിന്നുകൊണ്ടാണ് ഒരാളെ പറയുന്നത് എന്നുള്ളതിനനുസരിച്ചിരിക്കും. തീവ്രവാദം പറയുന്നവനെ സംബന്ധിച്ച് അവനത് ധർമ്മമാണ്. അതിനെ എതിർക്കുന്നവനെ സംബന്ധിച്ച് അത് അവനും ധർമ്മമാണ്. രണ്ടുപേരും അതിനെ അവരുടെ സ്വധർമ്മമായിട്ട് കരുതി അവർ പ്രവർത്തിക്കുന്നു. അതിന് ഏത് ധർമ്മം ഏത് അധർമ്മം തന്നെ ഇവിടെ പറയുന്നു. അപ്രവൃത്തിയിലുള്ള അവന്റെ മനോഭാവത്തെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് അതിന്റെ താല്പര്യത്തെ മനസ്സിലാക്കുന്നു. ഭാഷയെ മനസ്സിലാക്കിയ പോരാ. മനഃകൃതം കൃതം രാമ എന്ന ശരീരകൃതം കൃതം. അതുകൊണ്ട് ഒരുവിന്റെ ബാഹ്യമായ ചേഷ്ടയ്ക്ക് ഉപരി മനസ്സിന്റെ ഉദ്ദേശ്യത്തിന് കൂടുതൽ പ്രാധാന്യമില്ല. ഇവിടെ ചോദിച്ചിരിക്കുകയാണ് മനഃകൃതം കൃതം രാമ പിന്നെ ശരീരകൃതം കൃതം. അത് ഗീതയുടെ ആശയം അങ്ങനെ പറയുന്നു. മനസ്സുകൊണ്ട് ചെയ്യുന്നതല്ല, ശരീരം കൊണ്ട് ചെയ്യുന്നതെല്ലാം മനസ്സുകൊണ്ട് ചെയ്യുന്നതാണ് മുഖ്യം. ഗീതയിലെ ആശയമാണ് വാസിഷ്ഠത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ മുഖ്യമായി പറയുന്നത് ആ മാനസിക നിലയിൽ നിന്നുകൊണ്ട് എല്ലാ പ്രവൃത്തിയും ചെയ്യാൻ പറയുകയാണ്. അർജുനോട് പറയുന്നു അത് യുദ്ധമായാലും ശരി ചെയ്യുന്നു. തീവ്രവാദിയെ നിരോധിക്കാൻ പോകുന്നവന് സ്വാർത്ഥമായ താല്പര്യമില്ല. തീവ്രവാദിക്ക് സ്വാർത്ഥ താല്പര്യമുണ്ട്. ഇതെല്ലാം ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ പറയുന്നു. എന്താണ് ഈ തീവ്രവാദമെന്നെല്ലാം പറയുന്നത്? തീവ്രവാദി വിടാം. തീവ്രവാദിയെ നിരോധിക്കാൻ പോകുന്നവനെ എടുക്കാം. സ്വാർത്ഥതയില്ലെന്നാണ്. അവനൊരു തൊഴിൽ അന്വേഷിച്ച് കിടന്നപ്പോൾ അവനൊരു ജോലി കിട്ടി. അവന്റെ കുടുംബത്തെ പുലർത്താൻ വേണ്ടിയിട്ടാണ് അവനത് ചെയ്യുന്നത്. സ്വാർത്ഥത നിസ്വാർത്ഥതയൊന്നും അവിടെ ചിന്തയ്ക്ക് വിഷയമേ അല്ല. അവിടെ എന്താണോ അവനെ സംബന്ധിച്ചിടത്തോളം സ്വധർമ്മം എന്തെന്നോ അങ്ങനെയൊന്നുള്ള ചിന്തയില്ല. ചെയ്യേണ്ട ഒരു ജോലി ചെയ്യുന്നു. അതെല്ലാം ഒരിക്കലും അവിടെ കർമ്മയോഗമോ തത്വചിന്തയോ നിസ്വാർത്ഥത അതൊന്നുമല്ല അവിടുത്തെ വിഷയം. മനുഷ്യന് ഓരോ സാഹചര്യങ്ങളനുസരിച്ച് ഓരോ പ്രവൃത്തി ചെയ്യേണ്ടി വരുന്നു. അത് ചെയ്യുന്നു. ആ ചെയ്യുന്ന ജോലി ഒരാൾ നല്ലവണ്ണം ചെയ്തെന്നിരിക്കും, ഭംഗിയായി നിർവഹിച്ചെന്നിരിക്കും. അവിടെ ഇത്തരം ആധ്യാത്മിക ചിന്തയ്ക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. അതുകൊണ്ട് അതൊന്നും നിസ്വാർത്ഥതയല്ല. ഓരോരുത്തരും പ്രവർത്തിക്കുന്നവർക്ക് അവരവരുടെ ഓരോ സ്വാർത്ഥ താല്പര്യങ്ങളാണ്, അല്ലാതെ തന്നെ അവർ പ്രവർത്തിക്കുന്നത്. ജനരക്ഷണം എന്ന നിസ്വാർത്ഥമായ, അത് നമ്മൾ ഒരുപാട് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ജനസംരക്ഷണം എന്ന് പറയുന്നത് ഇപ്പോ ഞാനിപ്പോ തീവ്രവാദിയെ തീവ്രവാദി അല്ലെന്ന് പറയുകയല്ല, തീവ്രവാദി അല്ലാത്തവനേതാണെന്ന് പറയുകയല്ല. ഞാൻ പറയുന്ന തരത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ, പണ്ട് ബ്രിട്ടീഷുകാർക്കെതിരായി ഇന്ത്യക്കാർ യുദ്ധം ചെയ്തപ്പോ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ വിളിച്ചെന്താണ് തീവ്രവാദി എന്നാണ്. ഇന്ത്യക്കാരനത് അംഗീകരിക്കുമോ? അംഗീകരിക്കത്തില്ല. ഇതാണ് നമ്മുടെ കാഴ്ചപ്പാടിന്റെ വ്യത്യാസം. ഓരോരുത്തർക്കും അവരവരുടേതായ, ഒരാൾ സ്വയം മരിക്കാൻ തന്നെ തയ്യാറാകുന്നു, മറ്റൊരുത്തനെ കൊന്നിട്ടായാലും സ്വയം മരിക്കാൻ തയ്യാറാകുന്നു. ഇവിടെ ഭഗവാൻ അർജുനോട് പറഞ്ഞു, യുദ്ധത്തിൽ നീ മരിച്ചാൽ നിനക്ക് സ്വർഗം കിട്ടും. അല്ലേ? ഇത് തന്നെയാണ് വേറെ കൂട്ടർ ചെയ്യുന്നത്. സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ച് മരിക്കാൻ ശ്രമിക്കുന്നു, മറ്റുള്ളവനെ കൊല്ലുന്നു. മറ്റുള്ളവനെ കൊന്നിട്ടായാലും മരിക്കാൻ ശ്രമിക്കുന്നു. അവന്റെ കാഴ്ചപ്പാടതാണ്. അത് ഭഗവാൻ പറഞ്ഞാൽ ശരിയാവും, വേറൊരു വസ്തുവത്തിൽ പറഞ്ഞാൽ ശരിയാകില്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ എങ്ങനെ പറയാൻ പറ്റും? ഇവിടെ പറഞ്ഞല്ലോ, പദോ വാ പ്രാപ്സ്യസി സ്വർഗം, ജിത്വാ വാ പുരുഷസ്യം മഹി എന്നിവരെ പറഞ്ഞു. മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടും, ഇവരെയൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടും. ഇതാർക്കും ആരോടും പറഞ്ഞു കൊടുക്കാമെന്നുള്ള കാര്യമാണ്. ഇത് പറഞ്ഞിട്ട് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഇത് ശരി, വേറെത്തേം ചെയ്തു കഴിഞ്ഞാൽ തെറ്റെന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പൊ അതല്ല അവിടുത്തെ വിഷയം. ഒരാൾ മറ്റുള്ളവനെ കൊന്നിട്ട് താൻ മരിച്ചാലും വേണ്ടല്ല, മറ്റുള്ളവനെ കൊന്നാൽ മതി എന്ന് വിചാരിക്കുമ്പോൾ അവന്റെ മനസ്സിലെന്തോ ഒരു ആദർശമുണ്ട്. അവൻ അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, അവന്റെ ജീവനെ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇത് ആര് ഏത് ഭാഗത്തു നിന്ന് ചെയ്താലും ഇത് ഒന്നു തന്നെ. അവിടെ മതമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ ഒന്നുമല്ല അവിടുത്തെ വിഷയം. അപ്പൊ അതിന് ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മൾ വിളിക്കും സ്വാർത്ഥതയെന്ന്, വേറൊരു ഭാഗത്ത് നിന്നുകൊണ്ട് വിളിക്കും നിസ്വാർത്ഥതയെന്ന്. ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മൾ പറയും ധർമ്മമാണെന്ന്, വേറൊരു ഭാഗത്ത് നിന്നുകൊണ്ട് അതിനെ പറയും അധർമ്മമാണ്. അപ്പൊ ഇതിലേത് ശരി തെറ്റെന്നുള്ളത് നമ്മൾ ഗീതയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. അത് ശരിയും തെറ്റും നമുക്ക് നിർണ്ണയിക്കാൻ ഒക്കത്തില്ലെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ തീവ്രവാദി സ്വാർത്ഥനാണോ എതിരാളി നിസ്വാർത്ഥനാണോ എന്നുള്ളതല്ല നമ്മുടെ ചിന്തയുടെ വിഷയം. അതിലൂടെ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാൻ ഒക്കത്തില്ല. നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നത് ശരിയും മറ്റ് ശാസ്ത്രങ്ങൾ പറയുന്നത് തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു വിഷയമല്ല ഗീതയെ നമ്മൾ അങ്ങനെ കാണുകയാണെങ്കിൽ ഇതിനൊക്കെ സമാനം പറയേണ്ടി വരും. തീവ്രവാദി ചെയ്താണോ ശരി, അത് മറ്റാൾ ചെയ്താണോ ശരി. അപ്പൊ ഇതിനപ്പുറം പോകാനാണ് ഗീത പറയുന്നത്. അവിടേക്ക് നിങ്ങളുടെ ബുദ്ധി കടങ്ങുന്നില്ല. നിങ്ങളുടെ ബുദ്ധി എപ്പോഴും തീവ്രവാദത്തിൽ കിടന്ന് കറങ്ങുകയാണ്. അതുകൊണ്ട് ആ അതിലെ ന്യായ അന്യായങ്ങൾ ഇത് വെച്ച് ചിന്തിക്കരുത്. ഇത് രണ്ട് തരത്തിൽ നിന്ന് നോക്കുമ്പോൾ അതിന് ന്യായവും വരും അന്യായവും വരും. ക്ഷത്രിയ ധർമ്മം എന്ന് പറയുന്ന യുദ്ധത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? രാജാവിന്റെ ധർമ്മം പ്രജാ സംരക്ഷണം. ആ പ്രജകളെ ദുർബുദ്ധികൾ ആക്രമിക്കും. പഴയകാലത്ത് അവരെ അസുരന്മാരും രാക്ഷസന്മാരും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അവരെ പ്രജകളെ സംരക്ഷിക്കും. അപ്പോൾ ക്ഷത്രിയ ധർമ്മമാണ്. അതിനു വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നു. അപ്പൊ ആ ഒരു ഭാഗത്ത് നിന്ന് അതിനെ ചിന്തിക്കുമ്പോൾ ധർമ്മമാണ്. ഇനി ആക്രമിക്കാൻ വരുന്നവൻ അവന്റേതായ ന്യായങ്ങളും ധർമ്മങ്ങളും ഉണ്ടെങ്കിലും. അപ്പോൾ അവന്റെ ഭാഗത്ത് അത് ധർമ്മമായി, അങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ആക്രമിക്കുന്നവനും വിചാരിക്കുകയാണ് ഞാൻ എന്റേത് ആക്രമണമുണ്ട്, എന്റേത് പ്രജാ സംരക്ഷണമാണെന്ന് അവൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ധർമ്മമായി. അവന്റെ ധർമാധർമ്മങ്ങൾ നമുക്ക് അങ്ങനെ തീരുമാനിക്കാനൊക്കെ തന്നെ. ഒരു യുദ്ധത്തെ സംബന്ധിച്ചും ആരാണ് ശരി ആരാണ് തെറ്റെന്ന് നിഷ്പക്ഷമായി വിലയിരുത്താൻ പറ്റത്തില്ല. അത് വിലയിരുത്തുന്നതിന് നമുക്ക് ഗീത ഉപയോഗിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ആ ഒരു വിഷയം അല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതല്ലെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞത്. അല്ലാതെ അതിന് ആര് ശരി ആര് തെറ്റെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് ആ അതിലെ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളതല്ല, അതിലെല്ലാം ശരിയും കാണും തെറ്റും കാണും. അത് നമുക്ക് ഗീതയിലൂടെ നിർണ്ണയിക്കാൻ പറ്റത്തില്ല. ധർമ്മശാസ്ത്രങ്ങൾ നിർണ്ണയിക്കുന്നു, അത് ദേശകാലങ്ങൾക്കനുസരിച്ചാണ് നിർണ്ണയിക്കുന്നത്. ഒരു കാലത്ത് നിശ്ചയിച്ച് വേറൊരു കാലത്ത് ശരിയല്ലാതെയും വരും. രാജധർമ്മത്തെക്കുറിച്ചും മറ്റും മഹാഭാരതത്തിൽ വളരെയധികം പറയുന്നുണ്ട്. പക്ഷെ ആ ധർമ്മങ്ങളെല്ലാം കാലം കഴിഞ്ഞപ്പോൾ മാറി, എന്നും അത് നിലനിൽക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചത് ആ വിഷയത്തിലെ ശരിയും തെറ്റും ഗീതയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലെന്ന് ബോധ്യപ്പെടുത്താനാണ്. അല്ല അതിൽ ഏത് ശരി ഏത് തെറ്റെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. നമ്മളിവിടുത്തെ വിഷയം അതല്ലെന്ന് മനസ്സിലാക്കണം. ഗീത പറയുന്നത് അതിനുപരിയായി പോകാനാണ്. അപ്പോൾ അതിലെ ശരിയും തെറ്റുമൊക്കെ നമ്മളെങ്ങനെ നിശ്ചയിക്കും? അതിന് ലോകനീതി അനുസരിച്ച് ലോകത്തിലെ ധർമ്മവ്യവസ്ഥകളൊക്കെ അനുസരിച്ച് നമ്മൾ നിർണ്ണയിക്കുന്നു. അതിപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല ഇവിടുത്തെ ന്യായം ഏത് അന്യായം ഏതെന്നൊക്കെ നിർണ്ണയിക്കുന്നതിനാണ് നമ്മുടെ ഭരണഘടനയും മറ്റുമൊക്കെ ഉള്ളത്. അത് വക്കീലന്മാരോട് ചോദിക്കുന്നു, ഇതാരാണ് ശരി ആരാണ് തെറ്റെന്ന്. അവർ പറയും നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഇന്നതൊക്കെ ശരിയാണ് ഇന്നതൊക്കെ തെറ്റാണ്. എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ആ വിഷയം പഠിച്ചിട്ടില്ല, ഞാൻ സർവജ്ഞനുമല്ല. എല്ലാ വിഷയങ്ങളെ കുറിച്ചും പഠിച്ച് സമാധാനം പറയാം. അപ്പൊ ഇവിടെ ആരെങ്കിലും ഒരു തെറ്റോ ശരിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതെവിടെ പോകും? കോടതിയിൽ പോകും. പിന്നെ അവിടെ ചർച്ച ചെയ്യും, അവിടെ നിശ്ചയിക്കും ഇയാൾ കുറ്റക്കാരനാണ്, കുറ്റമാണെങ്കിൽ അവന് വിധിക്കും. അത് വേറൊരു വിഷയമാണ്. ഗീതയിലൂടെ നമുക്കത് പഠിക്കാൻ ഒക്കത്തില്ല. ഗീത പഠിക്കുന്ന അത് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഗീത പഠിക്കാത്തവർക്കും അത് പഠിക്കാം. അതിന് നീതി ന്യായ വ്യവസ്ഥിതി എന്നൊക്കെ പറയും. അപ്പോൾ തീവ്രവാദിയാണോ ശരി, അതോ അവനെ നേരിടാൻ പോയവനാണോ ശരി എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഭരണഘടന പഠിക്കണം. നമ്മളെ അതിൽ തീരുമാനിക്കണം. പിന്നെ അത് കോടതി പോകും, അവിടെ തീരുമാനിക്കും. അതിന്റെ ശരിയും തെറ്റും എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിൽ ഏത് അത് ശരി ഏത് തെറ്റ് എന്നല്ല ഞാൻ പറയുന്നു. അവരുടെ തലമല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന തലം. തോക്കും വാളും എന്ന് ഒന്നും പ്രയോഗിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രമല്ല ഗീത. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതുമല്ല. അത് പറയുന്നത് എന്താണോ യുദ്ധത്തെക്കുറിച്ച് പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് അവിടെ പറയുന്നത്. കണ്ണടച്ചാലും തുറക്കുന്നത് പോലെയുള്ള ശരീര വ്യാപാരങ്ങളും യുദ്ധവും എല്ലാം അവിടെ ഒരുപോലെയാണ്. ഈ സർവപ്രവൃത്തികളിലും ഒരുവന്റെ മനോഭാവം എന്തായിരിക്കണം? മോക്ഷശാസ്ത്രമാണ്. സർവപ്രവൃത്തികളെയും അവന് മോക്ഷത്തിന് ഉപകരിക്കത്തക്ക രീതിയിൽ എങ്ങനെ കാണണം അതാണ് പറയുന്നത്. അല്ലാതെ ആരും സ്വാർത്ഥൻ ആരും നിസ്വാർത്ഥൻ എന്നുകൂടെ ചർച്ച ചെയ്യുന്നതല്ല. അതിന് വേറെ നമ്മൾ പഠിക്കേണ്ടി വരും. ഗീത പഠിച്ചാൽ പറ്റത്തില്ല. അതെ, അത് ഓരോരോ കാലഘട്ടത്തിൽ ധർമ്മ അത് ധർമ്മശാസ്ത്രത്തിന്റെ വിഷയം, ഇവിടുത്തെ ഉപദേശത്തിന്റെ വിഷയമല്ല. ഓരോ അവതാരങ്ങൾ വരുന്നു, അത് ശരിയാണ്. ഓരോ അവതാരങ്ങൾ വരുന്നു, ധർമ്മത്തെ സ്ഥാപിക്കുന്നു ഓരോ കാലഘട്ടത്തിൽ. അവിടുത്തെ ധർമ്മം എന്താണ് അധർമ്മം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് ധർമ്മശാസ്ത്രത്തിലാണ്. നീതിശാസ്ത്രത്തിലാണ്. ഇന്നത്തെ ന്യായവും അന്യായവും തീരുമാനിക്കുന്നത് നമ്മുടെ ഭരണഘടനയിലാണ്. ഗീത പഠിച്ചിട്ടല്ല അത് തീരുമാനിക്കേണ്ടത്. അതിൽ പോരായ്മകൾ വേണമെങ്കിൽ അത് അതിൽ പരിഹരിക്കും. അതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ലായിരിക്കും, അതിനും പോരായ്മ കാണും, പക്ഷെ അത് അവിടെ പരിഹരിക്കും. അതൊന്നും ഗീതയുടെ വിഷയമില്ല. ഗീതയുടെ വിഷയം എന്ന് പറയുന്നത് ആധ്യാത്മികമാണ്. അത് ആദ്യം മനസ്സിലാക്കും. നീതിയും ധർമ്മവുമല്ല, ആധ്യാത്മികമായ വിഷയങ്ങൾ എന്താണ്? ജ്ഞാനം, ഭക്തി, യോഗം, ഇതൊന്നും ധർമ്മശാസ്ത്രമാണ്. ഗീതയുടെ തുടക്കത്തിൽ ഞാൻ ഈ വിഷയം പറഞ്ഞാണ്. എന്താണോ ധർമ്മശാസ്ത്രത്തിന്റെയും നീതിശാസ്ത്രത്തിന്റെയും വിഷയം വരെ, ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ വിഷയം വരെ. ഭഗവാൻ സർവജ്ഞനാണ്. ഭഗവാന് ധർമ്മവും നീതിയും ആത്മീയവും എന്നാ അറിയാം. പക്ഷെ ഗീതയിൽ ഭഗവാൻ ചർച്ച ചെയ്യുന്നത് ആത്മീയതയാണ്. അവർ പറയുന്നു, ധർമ്മത്തെക്കുറിച്ച് പറയുന്ന ഇത്രയേ ഉള്ളൂ. എന്താണ് ധർമ്മം? നീ അനുഷ്ഠിക്കുക. ആ ധർമ്മത്തെ ഓരോന്നിനെയും വിവേചിച്ച് ഇന്നത് ധർമ്മം, ഇന്നത് ഇന്നാർക്ക് അധർമ്മം, അങ്ങനെയല്ല പറയുന്നു. ആ ധർമ്മത്തെ നീ അനുഷ്ഠിക്കുമ്പോൾ എന്ത് മനോഭാവം നിനക്ക് വേണം, അതാണ് ഗീതയിൽ പറയുന്നത്. പറയുന്നുണ്ടല്ലോ അതും ധർമ്മത്തിവിടെ എങ്ങനെ സാമൂഹ്യ വ്യവസ്ഥത അനുസരിച്ചല്ല ധർമ്മത്തിവിടെ നിർവഹിക്കുന്നു. ഗീതയിൽ ധർമ്മത്തെ വിവരിക്കുന്നത് കേവലം ഗുണങ്ങൾക്കനുസരിച്ചാണ് ധർമ്മത്തെ പറയുന്നത്. ഒന്നാം അധ്യായം ചർച്ച ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞു, അതിൽ നിന്ന് ഞാൻ മാറിയിട്ടില്ല. 18-ാം അധ്യായം വന്നപ്പോൾ മാറിയിട്ടൊന്നുമില്ല. ഒരിക്കലും ഗീതയിലെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയെക്കുറിച്ച് പറയുന്നില്ല. സാമൂഹ്യ വ്യവസ്ഥിതിയെക്കുറിച്ച് പറയുന്നിടത്താണ് ധർമ്മത്തെക്കുറിച്ചുള്ള ചിന്ത വരുന്നത്. നമ്മളീ പറയുന്ന തരത്തിലുള്ള ധർമ്മനീതികളെക്കുറിച്ചുള്ള ചിന്ത വരുന്നത് ഇതിനൊരു സാമൂഹ്യ ശാസ്ത്രമായിട്ട് എടുക്കുമ്പോഴാണ്. ആ നിലയ്ക്കല്ല ഇത് ചർച്ച. ഇതിൽ പറയുന്ന ഗുണങ്ങളെ നമുക്ക് വേണമെങ്കിൽ സാമൂഹ്യ ശാസ്ത്രത്തിനൊക്കെ ഉപയോഗപ്പെടുത്താം. പക്ഷെ ഇതിന് മുഖ്യമായ ചർച്ചാ വിഷയം അതല്ല. ഇത് വ്യക്തിനിഷ്ഠമായ ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആ വ്യക്തിനിഷ്ഠമായ ഗുണങ്ങൾക്കനുസരിച്ച് ഒരാളുടെ ധർമ്മത്തെ സ്വീകരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്, സ്വധർമ്മത്തെ. അതൊരിക്കലും ഒരു സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ച് പറയുന്നതല്ല. അതേസമയം സ്മൃതികളിലും ഇതിഹാസങ്ങളിലും മറ്റും പറയുന്ന അങ്ങനെയല്ല. അവിടെ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്നതാണ് ബ്രാഹ്മണന്റെ ധർമ്മം, ഇന്നതാണ് ക്ഷത്രിയന്റെ ധർമ്മം, ഇന്നതാണ് വൈശ്യന്റെ ധർമ്മം എന്ന തരത്തിൽ സാമൂഹ്യ വ്യവസ്ഥകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ അതല്ല, ഇവിടെ വ്യക്തിനിഷ്ഠമാക്കി പറയുകയാണ്. അതാണ് അന്ന് വരെ നിലവിലിരുന്ന ചാതുർണ്യ വ്യവസ്ഥയിൽ നിന്നും ഗീതയിൽ വരുന്ന മാറ്റം. ചാതുർവർണ്ണി വ്യവസ്ഥ എന്ന് പറയുന്നത് സമൂഹത്തിൽ നിലവിലിരുന്നത് അതൊരു സാമൂഹ്യ വ്യവസ്ഥിതിയാണ്. അങ്ങനെ ഒരു വ്യവസ്ഥ നിലനിൽക്കുമ്പോഴാണ് അവിടെ വർണ്ണസങ്കരം പോലെയുള്ള കാര്യങ്ങൾ വരുന്നത്. ഭഗവാൻ പറയുന്നത് എന്താണോ, ഇത് ഗുണ അധിഷ്ഠിതമായ ഒരു കാര്യമാണ്, ഗുണകർമ്മങ്ങൾക്ക് അധിഷ്ഠിതമായ ഒരു കാര്യമാണ്. വീണ്ടും നിങ്ങൾ എന്നെ അങ്ങോട്ട് തന്നെ വരച്ചുകൊണ്ട് പോവുകയാണ്. ഗുണകർമ്മങ്ങൾക്ക് അധിഷ്ഠിതമായ കാര്യം എന്ന് പറയുമ്പോൾ അത് സാമൂഹ്യ വ്യവസ്ഥയാണ്. ഇനിയും ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. അവിടെ നമ്മൾ ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യും വിശദമായിട്ട്. രണ്ടു കാര്യങ്ങളാണ് ചാതുർവർണ്ണ്യത്തെ സംബന്ധിച്ച്. ഒന്ന്, നിലനിന്നിരുന്ന വ്യവസ്ഥ. ആ വ്യവസ്ഥയ്ക്കനുസരിച്ച് എന്ത് ചെയ്യുന്നു, അന്നത്തെ സമൂഹത്തിൽ അങ്ങനെ ഒരു സമൂഹം ഉണ്ടായിരുന്നു. അതിനാണ് നമ്മൾ പറയുന്നത് ജന്മനാ വർണ്ണം, അല്ലെങ്കിൽ ജന്മനാ ജാതി എന്ന് പറയുന്നത്. അതൊരു വാസ്തവമായിരുന്നു. ഓരോ സമൂഹങ്ങൾ, ഒരു സമൂഹത്തിൽ മനുഷ്യനിങ്ങനെ ഓരോ ഗോത്രങ്ങളായി ഓരോ വിഭാഗങ്ങളായി തിരിഞ്ഞു നിന്നിരുന്നു. അവരെ ബ്രാഹ്മണരെന്നും ക്ഷത്രിയരെന്നും വൈശ്യരെന്നും ശൂദ്രനെന്നും ഒക്കെ വിളിച്ചിരുന്നു. അതൊക്കെ ചരിത്ര സത്യങ്ങളാണ്. ആ വ്യവസ്ഥയിൽ പോരായ്മകൾ ഒരുപാട് വന്നു. അവസ്ഥയിൽ ധർമ്മവും നീതിയൊക്കെ നിലനിന്നിരുന്നു ഒരു പരിധിവരെ. ഭാഷകാലം പറഞ്ഞല്ലോ കാമോദ്ഭവ, അതിന് കാമം വന്നു. ധർമ്മങ്ങളെല്ലാം സാമൂഹ്യ വ്യവസ്ഥിതി എന്നുള്ള ധർമാനുഷ്ഠാനങ്ങളിൽ വീഴ്ച വന്നു. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യുന്നു, അവിടെ പറഞ്ഞു ഇതല്ല വ്യവസ്ഥിതി, ഇത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ളതാണ്. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് എന്ന് പറയുമ്പോൾ അത് സമൂഹത്തിന്റെ ഭാഗം എന്നുള്ളതിൽ നിന്ന് മാറി അത് വ്യക്തിയുടെ ഗുണവിശേഷങ്ങളായിട്ട് വരുന്നു. അപ്പോൾ ആ ചാതുർവർണ്ണയും വ്യക്തിയിൽ നിൽക്കുന്ന ഗുണവിശേഷങ്ങളായി മാത്രം മാറി. സമൂഹ വ്യവസ്ഥിതിയല്ല. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. വ്യത്യാസം അതാണ്. അത് ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ വിഷയമാണ്. മറ്റത് നീതിശാസ്ത്രം. സമൂഹ വ്യവസ്ഥയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് നീതിശാസ്ത്രത്തിന്റെയും ധർമ്മശാസ്ത്രത്തിന്റെയും ഒക്കെ വിഷയമാവും. മഹാഭാരതത്തിൽ രണ്ടും ചർച്ച ചെയ്യുന്നുണ്ട്. ഭീഷ്മ ഉപദേശത്തിനും മറ്റും രണ്ടു തരത്തിലുള്ള ചർച്ചയുണ്ട്. അതിന് ആ ഒന്നിനെ വിട്ടിട്ട് ഇവിടെ ഗീതയിലേക്ക് വരുമ്പോൾ ആ ഗുണകർമ്മങ്ങൾക്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ള ചർച്ചയേ ഉള്ളൂ ഇവിടെ. അതാണ് ആധ്യാത്മികം. അപ്പോൾ ആ ധർമ്മത്തെ നിലനിർത്തുക എന്ന് പറയുമ്പോൾ എന്തുവരുന്നു, ആ വ്യക്തിയിലെ ധർമ്മത്തെ നിലനിർത്തുക. ഇവിടെ ആധ്യാത്മികമായ സന്ദർഭത്തിൽ അവതാരം എന്ന് പറയുന്നത് ഒന്നാം അധ്യായത്തിൽ ചർച്ച ചെയ്തു. അത് വ്യക്തിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് ഒരിക്കൽ കുടിച്ചാൽ നമ്മൾ അത് കേട്ടു നോക്കുക. അല്ല, മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് എല്ലാം. പഴയ കാര്യങ്ങളെല്ലാം മറന്നു പോകും. അതുകൊണ്ട് ആരാണ് ഭീകരവാദി, അല്ലെങ്കിൽ ആരാണ് ദേശസ്നേഹി, ഇതൊന്നുമല്ല ഗീത ചർച്ച ചെയ്യുന്നു. ഗീതയുടെ വിഷയം അതല്ല. ഇവിടെ തികച്ചും ആധ്യാത്മികമാണ് വിഷയം. ഇതൊരാൾക്ക് ആധ്യാത്മിക പുരോഗതിക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരുവൻ നിൽക്കുന്ന ഏത് കർമ്മരംഗത്തായാലും ശരി, അവൻ ആത്മീയമായി മുന്നോട്ട് പോകുന്നതിനുള്ള മാർഗങ്ങളാണ് ഗീതയിൽ പറയുന്നത്. അല്ല, ഗീതയിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നില്ല, മതം ചർച്ച ചെയ്യുന്നില്ല, അതൊന്നും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. മതവും ഇവിടെ ഇല്ല. മതവാദികൾക്കും ഗീതയെ കൊണ്ട് പ്രത്യേകിച്ചൊന്നും, ഗീതയെ ശരിയായി മനസ്സിലാക്കിയാൽ ഗീതയെ കൊണ്ടൊന്നും നേടാൻ, ഗീത പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മതത്തിന്റെ മതഗ്രന്ഥമല്ല ഗീത എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ്. ഇതൊരു മതഗ്രന്ഥമല്ല ഗീത. ഇത് ആത്മീയ തത്വങ്ങളെ പറയുന്നതാണ്. അതുകൊണ്ട് ആ രീതിയിൽ വേണം ഗീതയെ മനസ്സിലാക്കാൻ. അതുകൊണ്ട് ന്യായ അന്യായങ്ങളെ കുറിച്ചോ ശരിയും തെറ്റിനെ കുറിച്ചോ ഒക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും ഉപായങ്ങളെ സ്വീകരിക്കുക. ആത്മീയത എന്തെന്ന് മനസ്സിലാക്കാനാണെങ്കിൽ ഗീതയെ സമീപിക്കുക. ആ രീതിയിലാണ് ഇതുവരെയും നമ്മൾ ഗീതയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ വരുന്ന ഒരു ചോദ്യം ഇതാണ്, സ്വധർമ്മം എങ്ങനെ തീരുമാനിക്കും? അത് അവനവന്റെ വിവേകം അനുസരിച്ച് തീരുമാനിക്കുക. പറഞ്ഞു അതിന് കഴിയില്ലാത്തവനാണെങ്കിലോ ഗുരു ഉപദേശം അനുസരിച്ച് സ്വീകരിക്കുക. ഇതൊക്കെ നിവർത്തിയുള്ളൂ. ഇവിടെ ചോദിക്കുന്നു, മീമാംസ ഹിംസ നിഷിദ്ധമാണെങ്കിലും വിഹിതകർമ്മത്തിൽ വന്നാൽ ദോഷമല്ല. ഈ സിദ്ധാന്തത്തിനെതിരായി പറയുന്നത് ആരാണെന്ന് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പുള്ള നമ്മുടെ ചർച്ചയിൽ ഇത് പറഞ്ഞാണ്. ഹിംസ നിഷിദ്ധമാണെങ്കിലും വിഹിതമാണെങ്കിൽ ദോഷമല്ല എന്ന് മീമാംസകർ പറയുന്നു. അത് ശരിയല്ല എന്ന് പറയുന്ന ആരാണെന്ന് ഞാൻ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. വ്യക്തമായി പറഞ്ഞാണ്. അത് ഏത് ആരാണ് പറയുന്നത്? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ വളരെ ശ്രദ്ധയോടെ കൂടിയിരുന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇതിനുശേഷമാണല്ലോ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ ചോദ്യം ചോദിക്കുന്നതിനുള്ള അവകാശം നിങ്ങൾക്കൊണ്ട്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ടായിരിക്കണം ചോദ്യം ചോദിക്കേണ്ടത് എന്നവകാശപ്പെടാനുള്ള അവകാശം എനിക്കുമുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെയും മനസ്സിലാക്കാതെയും എന്നോട് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥനല്ല. അതെന്റെ അവകാശമാണ്. എനിക്കും ചില അവകാശങ്ങളുണ്ടല്ലോ. എന്റെ അവകാശം അതാണ്. ഞാൻ പറയുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചോദിക്കണമെങ്കിൽ അത് കേട്ടിരിക്കണം. എന്നിട്ട് അതിൽ വരുന്ന സംശയങ്ങൾ പരിഹരിക്കാം. കേൾക്കാതെ ഇങ്ങനെ ഞാൻ ഈ കാര്യം പറഞ്ഞു, കേട്ട കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. മീമാംസകർ പറയുന്നു, ഇതാണ് ഞാൻ ശാസ്ത്രീയമായ വിഷയങ്ങളിലേക്ക് ഞാൻ കടക്കാറേ ഇല്ല. ചിലപ്പോൾ ആരെങ്കിലും ധരിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ ശാസ്ത്രം പഠിക്കുന്നു. പക്ഷെ ഞാനിതുവരെ ശാസ്ത്രം പഠിപ്പിച്ചിട്ടില്ല. എത്ര 7 വർഷമായി ശാസ്ത്രം എന്തായാലും ഞാൻ പഠിപ്പിക്കാനുള്ള ധൈര്യം എനിക്ക് വന്നിട്ടില്ല. ശാസ്ത്രം പഠിപ്പിക്കാതെ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ പിന്നെ ശാസ്ത്രം പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അത് ഭയന്നിട്ടാണ് ശാസ്ത്രം പഠിപ്പിക്കാത്തത്. സാധാരണ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ശാസ്ത്രമല്ല. ശാസ്ത്രത്തിന്റെ പ്രക്രിയകളോ ശാസ്ത്രത്തിന്റെ ശൈലികളോ ഒന്നും നമ്മൾ സ്വീകരിച്ചിട്ടേയില്ല. ഇവിടെ പറയുന്ന കാര്യം ഞാൻ പറഞ്ഞ കാര്യമാണ്. മീമാംസകർ പറയുന്നത് ഹിംസ നിഷിദ്ധമാണെങ്കിലും അത് വിഹിത കർമ്മത്തിൽ വന്നാൽ ദോഷമില്ല. ഇത് ശരിയല്ല എന്ന് പറയുന്ന ആരാണെന്ന് ഞാൻ പേരെടുത്ത് പറഞ്ഞു 2-3 ദിവസം മുമ്പുള്ള ക്ലാസ്സിൽ. അതിവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഓർമ്മയില്ലെങ്കിൽ ഇനി മേലാൽ ആരും ഒരു ചോദ്യം ചോദിക്കരുത്. അങ്ങനെ ഞാൻ പറയുന്നൊന്നും കേൾക്കാതെയാണ് ഈ ചോദ്യം ചോദിക്കുന്നതെന്ന് വരും. അങ്ങനെ ആർക്കും എന്തും ചോദിക്കാമല്ലോ. പറയുന്നത് കേൾക്കാതിരിക്കുകയാണെങ്കിൽ ആർക്കും എന്തും ചോദിക്കാം. അപ്പോൾ ആ ചോദ്യം ചോദിക്കുന്നതിന്റെ താല്പര്യം വേറെ ആയി മാറും. അത് പറഞ്ഞു 2 ദിവസം മുമ്പ്. അത് പറയുന്നത് സാംഖ്യന്മാരാണ്. എന്തായാലും ഇവിടെ ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള എന്റെ ഒരു ഭാഗ്യം, ഇല്ലെങ്കിൽ പറഞ്ഞ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാ റെക്കോർഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് പഴയ ക്ലാസ് കേട്ട് നോക്കുക. ഇത് പറഞ്ഞത് സാംഖ്യന്മാരാണെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സാംഖ്യന്മാർ പറയുന്നു മീമാംസകരുടെ വാദം ശരിയല്ല. അത്തരം വിഷയങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ കടക്കാറേയില്ല. എനിക്കറിയാം അത് കടന്നാൽ അതിന് വലിയ പ്രയോജനം ഉണ്ടാവത്തില്ല. ഇത്തരം വാദഗതികൾ നമുക്കത് വാസ്തവത്തിൽ വലിയ പ്രയോജനമുള്ളതുമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് ആധ്യാത്മികമായ കാര്യങ്ങൾ എത്രമാത്രം ഗ്രഹിക്കാമെന്നുള്ള, അവിടെ തന്നെ ചില വിഷയങ്ങൾ അവർ പരാമർശിക്കുമ്പോൾ നമ്മളതിനെ പരാമർശിക്കുന്നു എന്നേ ഉള്ളൂ. അതിനുപരിയായിട്ട് ശങ്കരാചാര്യ ചാതുർവർണ്ണിയും പോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പരാമർശിക്കുന്നു. അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യണമെന്ന് എനിക്ക് അതിന് താല്പര്യമുണ്ട്, ഉള്ള കാര്യമുണ്ട്. പക്ഷെ ഇത് വരുമ്പോൾ അതിനെ സമാനം പറയാതിരിക്കാൻ ഒക്കത്തില്ല. അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാവും. അതുകൊണ്ട് മീമാംസകരുടെ സാംഖ്യന്മാരുടെ അങ്ങനെയുള്ള തത്വചിന്തയിലേക്ക് കൂടുതൽ കടക്കണമെങ്കിൽ അത് അതാത് ശാസ്ത്രങ്ങൾ നമ്മൾ പ്രത്യേകം തന്നെ പഠിക്കേണ്ടി വരും. ഗീത പഠിച്ചുകൊണ്ട് ഇതെല്ലാം പഠിക്കുക പ്രയാസമുള്ള കാര്യമാണ്. സാംഖ്യന്മാർ അത് പറയുന്നു നിങ്ങളുടെ വാദം ശരിയല്ല, ഹിംസ എവിടെയായാലും ദോഷമാണ്. അതുകൊണ്ട് വൈധമായ ഹിംസ, വിധിക്കപ്പെട്ട ഹിംസയിലും ദോഷമുണ്ട് എന്നവർ പറയുന്നു. അത് രണ്ട് ചിന്താഗതിക്കാരുടെ ആശയ സമരമാണ്. രണ്ടുപേരും പറയുന്നതിന് ന്യായവും യുക്തിയും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തീവ്രവാദം ശരിയോ അല്ലെങ്കിൽ അതിനെ എതിരിടുന്നത് ശരിയോ എന്നുള്ളതല്ല, എന്താണതെന്നുള്ളതാണ്. നമ്മൾ എന്തിനാണ് ആ പേരിട്ട് വിളിക്കുന്നത്? നമ്മൾ ഒന്നിനാ പേരിട്ട് വിളിക്കുമ്പോൾ അതിന്റെ വക്താവായി വരുന്നവർക്ക് അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? നമ്മളെല്ലാ ഭാഗത്തു നിന്നും ചിന്തിക്കും. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളിൽ എന്ത് നിലപാടാണ് ഒരാൾ സ്വീകരിക്കുന്നത്? ഒരാൾക്ക് ഏതുവരെ ആകാം തീവ്രവാദം? യുദ്ധം ഏതുവരെ ആകാം? ആർക്കാകാം? അതെല്ലാം ധർമ്മശാസ്ത്രങ്ങളിൽ നിന്നും നീതിശാസ്ത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മുടെ സ്വധർമ്മം, അത് മനസ്സിലാക്കണം. അത് കുറേയൊക്കെ ശാസ്ത്രങ്ങളനുസരിച്ചും കുറേയൊക്കെ നമ്മുടെ ചുറ്റുപാടുകളനുസരിച്ചും മഹത്തുക്കളുടെ ഉപദേശങ്ങളനുസരിച്ചും നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണം പറഞ്ഞാൽ ബ്രഹ്മചാരി, ബ്രഹ്മചാരിയുടെ സ്വധർമ്മം എന്താണ്? അത് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. അതിൽ നിന്ന് കാലോചിതമായ കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാം. പിന്നെ ആചാര്യന്മാർ പറയുന്നു, ഇന്നത്തെ ആചാര്യന്മാർ പറയുന്നു, അതിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ സ്വധർമ്മത്തെ നിർണ്ണയിക്കാം. ആ സ്വധർമ്മത്തിനനുസരിച്ച് ആ സ്വധർമ്മത്തിന്റെ അനുഷ്ഠാനത്തിൽ ഗീതയുടെ ആധ്യാത്മിക ഉപദേശങ്ങൾ സ്വീകരിക്കാം. ഇത്രമാത്രമേ നമുക്ക് ചെയ്യാവുള്ളൂ. ലോകത്തിനത് പറയുമ്പോഴും അതാണ്. സത്കർമ്മങ്ങളെ അനുഷ്ഠിക്കുക എന്നേ നമുക്ക് പറയാൻ പറ്റും. മനുഷ്യനെ ഹിംസിക്കുന്നത് നമുക്ക് ആരുടെയും സ്വധർമ്മമായിട്ട് ഉപദേശിക്കാൻ പറ്റത്തില്ല. അതൊക്കെ സാമാന്യ ബുദ്ധി അനുസരിച്ച് തീരുമാനിക്കാവുന്നുള്ള കാര്യങ്ങളാണ്. ഗീത പഠിക്കാത്തവനും അറിയാം, സത്പ്രവർത്തികൾ ചെയ്യുക, മനുഷ്യനെ ഉപദ്രവിക്കുന്നതിന് പകരം മനുഷ്യന് നന്മ ചെയ്യുക. അതാണ് നമ്മൾ ഇതുവരെയും ചർച്ച ചെയ്തത്. മറ്റു മനുഷ്യർക്ക് നന്മ ചെയ്യുന്ന സത്കർമ്മങ്ങൾ ചെയ്യുക, അതാണ് സ്വധർമ്മം. ആ സ്വധർമ്മത്തെ അനുഷ്ഠിക്കുമ്പോൾ ആധ്യാത്മിക ഭാവത്തിൽ ചെയ്യുക. അതാണ് ബ്രഹ്മചാരിയുടെ ധർമ്മം, കർമ്മയോഗിയുടെ ധർമ്മം, സന്യാസിയുടെ ധർമ്മം, പിന്നെ നമുക്ക് പറയാവുന്നുള്ള ഗൃഹസ്ഥന്റെ ധർമ്മം. ഗൃഹസ്ഥധർമ്മത്തിൽ ഇരിക്കുമ്പോൾ അയാൾ എന്താണ് ചെയ്യുന്നത്? ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് സാമാന്യ ബുദ്ധിയുണ്ട്. മനുഷ്യന്റെ സാമാന്യമായ ധർമ്മബോധം, ന്യായബോധം, ഇതെല്ലാം വെച്ച് നമുക്ക് തീരുമാനിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയുന്നു. നമ്മുടെ സാമാന്യ ന്യായബോധത്തിനും ധർമ്മബോധത്തിനും നിരക്കാത്തതിനെ നമുക്ക് സ്വീകരിക്കാൻ ഒക്കത്തില്ല. അത് നമുക്ക് ഒരാളോട് നിർദ്ദേശിക്കാൻ പറ്റത്തില്ല. ആൾക്കാരെ കൊല്ലുന്നതാണ് നിന്റെ ധർമ്മമെന്ന് നമുക്ക് ഒരാളെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ ആരെയും ഉപദേശിക്കാൻ പോകുന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് സാമാന്യ ലൗകിക ബുദ്ധിമതി, അത് വെച്ചത് മനസ്സിലാക്കും. ഒരാൾ ചോദിക്കുകയാണ്, തീവ്രവാദത്തെ ന്യായീകരിക്കുന്നതിന് ഗീതയിൽ നിന്ന് നമുക്ക് വല്ലതും കിട്ടുമോ? ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല. തീവ്രവാദിയാകാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷെ ഞാൻ ആഗ്രഹിച്ചെങ്കിൽ ഞാൻ ഗീത അങ്ങനെ പഠിച്ചു നോക്കിയാണ്. എനിക്ക് തീവ്രവാദിയാകാൻ പറ്റി, ഇതിൽ നിന്ന് വല്ലതും കിട്ടുമോ? അത് ഞാൻ ശ്രമിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചുള്ള അറിവില്ല. അതുകൊണ്ട് അക്കാര്യത്തെക്കുറിച്ച് എനിക്ക് വേറെ ആളെ ഉപദേശിക്കാനും പറ്റത്തില്ല. ഞാൻ സർവജ്ഞനല്ലാത്തതുകൊണ്ട് അത്തരം ചില പോരായ്മകളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ ഉൾക്കൊണ്ടേ പറ്റൂ. അതുകൊണ്ട് അത് നമ്മുടെ വിഷയമല്ല. അത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണോ, സമൂഹത്തിന് നന്മ ചെയ്യാൻ നമ്മുടെ പ്രവൃത്തികൾക്ക് ഗീതയിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുമോ? അതാണ് നമ്മുടെ ചിന്താ വിഷയം. അല്ലാതെ മനുഷ്യരുടെ ഇടയിൽ വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കുന്ന ആശയങ്ങൾക്ക് ഉപോദ്ബലകമായി ഗീതയിൽ നിന്ന് വലതും കിട്ടുമോ എന്നല്ല നമ്മൾ ചിന്തിക്കുന്നു. നമ്മുടെ വിഷയമല്ല. നമ്മൾ എന്താണ് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒക്കെ വക്താക്കളായിട്ടാണ് സമൂഹം നമ്മളെ കാണുന്നത്. സമൂഹം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അതൊക്കെയാണ്. അപ്പൊ അതിനനുകൂലിക്കുന്ന കാര്യങ്ങൾ ഗീതയിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് നോക്കിയാണ്. ഇനി തീവ്രവാദത്തിന് വേണ്ടി എന്തെങ്കിലും ഗീതയിലുണ്ടെങ്കിൽ അവരതെടുത്തിട്ട് ചെയ്തോട്ടെ, അതിൽ നമുക്കതിൽ ഇടപെടാൻ ഒക്കത്തില്ല. അപ്പോൾ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്, ചോദിക്കുന്നത് നല്ലതാണ്. പക്ഷെ പറയുന്ന കാര്യങ്ങളെല്ലാം ഓർമ്മയിലിരിക്കണം. ഓർമ്മയിലിരുന്നില്ലെങ്കിലും കേൾക്കുകയെങ്കിലും വേണം, അത് അത്യാവശ്യമാണ്. അതിന് ഈ ഭാഷ്യകാരൻ പറഞ്ഞ ഈ ഒരു കാര്യം തന്നെ എപ്പോഴും നമ്മൾ മനസ്സിലിരിക്കുന്നു. ഇവിടെ രണ്ട് ദൃഷ്ടിയുണ്ട്, ഒന്ന് ലൗകിക ദൃഷ്ടി, മറ്റൊന്ന് പാരമാർത്ഥിക ദൃഷ്ടി. ഗീത ഉപദേശത്തെ നമ്മൾ ലൗകിക ദൃഷ്ടി കാണാതിരിക്കുക, പാരമാർത്ഥിക ദൃഷ്ടി കാണുക. ഭഗവാന്റെ ഉപദേശത്തെ ആ പാരമാർത്ഥിക ദൃഷ്ടി മാത്രം കാണുക, ആ തത്വത്തെ. ലൗകിക ദൃഷ്ടി നമുക്ക് എപ്പോഴാണ് വേണ്ടി വരുന്നത്? നമ്മൾ ഈ സമൂഹത്തിലെ നീതി അനീതി, ധർമ്മം അധർമ്മം, ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ലൗകിക ദൃഷ്ടി വേണ്ടി വരും. ആ ലൗകിക ദൃഷ്ടിയിലൂടെ നമുക്കതൊക്കെ നിർണ്ണയിക്കാൻ പറ്റും. അങ്ങനെ ലൗകിക ദൃഷ്ടിയെ ആശ്രയിച്ച് നമ്മൾ നീതിയും അനീതിയും ധർമ്മവും അധർമ്മവും ഒക്കെ ചിന്തിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ അവിടെ നമ്മളുടെ തീരുമാനങ്ങൾ ശരിയായിക്കൊള്ളണമെന്നില്ല, അതിന് നമുക്ക് തെറ്റും പറ്റും. ചിലപ്പോൾ ശരിയാകും, ചിലപ്പോൾ തെറ്റും പറ്റും. അതായത് ഇന്നത് ശരി, ഇന്നത് തെറ്റ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ഇന്നത് ധർമ്മം, ഇന്നത് അധർമ്മം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞാലും നാളെ വരുന്നവർ പറയും നമ്മുടെ ധർമ്മബോധ ശരിയല്ല, നമ്മുടെ നീതിബോധ ശരിയല്ല. അപ്പോൾ ലൗകിക ദൃഷ്ടിയെ ആശ്രയിച്ചുകൊണ്ട് ന്യായ അന്യായങ്ങളെ ചർച്ച ചെയ്യുന്നതാണ് സ്മൃതികളും മറ്റും. ആ വിഷയങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു തീരുമാനത്തിലെത്താൻ പ്രയാസമാണ്. ശങ്കരാചാര്യർക്ക് പോലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റിയില്ല. ആചാര്യസ്വാമികളും അതാണ്, ലൗകിക ദൃഷ്ടിയിൽ ചാതുർ വർണ്ണത്തെയും മറ്റും വിലയിരുത്തിയപ്പോൾ അതിൽ പോരായ്മകൾ വന്നു, മറ്റുള്ളവരതിനെ വിമർശിച്ചു. അതേസമയം ആ പാരമാർത്ഥിക ദൃഷ്ടിയിൽ ആത്മതത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് അതിന് മഹത്വമുണ്ട്, അതിന് ശ്രേഷ്ഠതയുണ്ട്. അതിനെ വിമർശിക്കുന്നവർ പോലും അതിനെ ബഹുമാനിക്കുന്നു. അതാണ് അതുപോലെ ചോദ്യം ചെയ്യുമ്പോൾ പോലും ആ ചിന്തയുടെ ഔന്നത്വത്തെ അംഗീകരിച്ചുകൊണ്ടാണ്. പക്ഷെ ഇതങ്ങനെ ലൗകികമായ കാര്യങ്ങൾ അങ്ങനെയല്ല. അതിന് നമ്മൾ ഏതെങ്കിലും ഭക്ഷണം പിടിച്ചു കഴിഞ്ഞാൽ അതിനെ ഭാവി തലമുറ നമ്മൾ വെറുതെ വിടത്തില്ല. അതിന് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് പാരമാർത്ഥിക ദൃഷ്ടിയിൽ ഇങ്ങനെ കാണുക, ലൗകിക ദൃഷ്ടി കാണാതിരിക്കുക. ഗീതേ ആ പാരമാർത്ഥിക ദൃഷ്ടിയിലാണ് നമ്മൾ ഇതുവരെ ഇതിനെ ചർച്ച ചെയ്തിട്ടുള്ളത് മുഴുവൻ. ലൗകിക ദൃഷ്ടിയിലാണ് ദേവി ഇത് ഒന്നാം അധ്യായത്തിലെ നാലഞ്ച് ക്ലാസ്സുകൾ ഒരിക്കൽ കൂടെ നിങ്ങൾ കേട്ടു നോക്ക്, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് ഇവിടേക്ക് വരിക. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നു, അടുത്ത് ഇവിടെ ചർച്ച ചെയ്യുന്നത് ആത്മാവ് അവിക്രിയമാണോ വികാരമുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയമാണ്. അവിക്രിയത്വം ചാത്മന ശ്രുതി സ്മൃതി ന്യായ പ്രസിദ്ധം. ആത്മാവ് അവിക്രിയമാണ് ആചാര്യസ്വാമിയുടെ മുഖ്യമായ സിദ്ധാന്തമാണ്. അത് ശ്രുതി സ്മൃതി ന്യായയുക്തമാണോ പ്രസിദ്ധമാണോ, എങ്ങനെയാണ് പ്രമാണങ്ങൾ ഉദ്ധരിക്കുന്ന അവികാരിയോയും വെച്ചത്? ഈ ആത്മാവ് അവികാരിയാണ്. ഗുണൈരേവ കർമാണി ക്രിയന്തേ, ഇതിൽ വരുന്ന ആശയങ്ങൾ പറയുകയാണ്. ഗുണാഗുണേഷു വർത്തന്തേ, കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് ഗുണങ്ങളാണ്, ആത്മാവല്ല. ശരീരസ്തോപി എന്ന കരോതി, ഈ ആത്മാവ് ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. ശരീരത്തിന് ആധാരമായി ഇത് സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും അവനൊന്നും ചെയ്യുന്നില്ല. ഇത്യാദി അസകൃത് ഉപബാധിതം ഗീതാസ്വേവതാവത്, ഇക്കാര്യം പലതവണ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അവികാരി എന്ന് പറയുമ്പോൾ സ്പഷ്ടമാണ്, ആത്മാവ് വികാരിയല്ല, നിശാ നശിക്കുന്നതിനല്ല. അവിടെ പറഞ്ഞത് നിത്യനാകണമെങ്കിൽ വികാരം ഉണ്ടാകാതിരിക്കണം, വികാരം വന്നു കഴിഞ്ഞാൽ അത് നശിക്കും. ആത്മാവിന് നിത്യനാണ്, നിത്യ സർവഗതസ്ഥാണു, അതൊരു വികാരമില്ല. ഗീതയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ശ്രുതിയിലുകൊണ്ട് ശ്രുതിഷിച്ച ധ്യായ തീവ ലേലായ തീവ ബൃഹദാരണ്യ പുരുഷത്തിൽ, അത് ചിന്തിക്കുന്നത് പോലെ ചലിക്കുന്നത് പോലെ പലതവണ ഭാഷ്യകാരൻ ഇത് ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അവിടെ ഇവ ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത് എന്താണോ, ചിന്തിക്കുന്നു, ഒരാൾ കരുതുന്നു ഞാൻ ചിന്തിക്കുന്നു. വാസ്തവത്തിൽ ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ ചിന്തിക്കുന്നത് പോലെ എന്നാണ്. എന്റെ മനസ്സിളകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, മനസ്സിളകുന്നത് പോലെ, തന്നിലിതൊന്നും നടക്കുന്നില്ല എന്നാണ്. ഞാൻ ഇളകുന്നില്ല, ഞാൻ ചിന്തിക്കുന്നില്ല, എന്റെ മനസ്സാണ് ചിന്തിക്കുന്നത്, മനസ്സാണ് ഇളകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇവശബ്ദം ശ്രുതി പ്രയോഗിച്ചത്, സത്യമല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ എന്ന് പറഞ്ഞാൽ അതല്ല എന്നർത്ഥം. ആത്മാവ് ധ്യാനിക്കുന്നില്ല, ആത്മാവ് ചലിക്കുന്നില്ല, അതിൽ ക്രിയകളില്ല, വികാരങ്ങളില്ല, അത് നിർഗുണവും നിശ്ചലവുമാണ് സദാ. ഇത് ശ്രുതി തന്നെ ബോധിപ്പിക്കുന്നു. ഇത്യവം അധ്യാസം എന്നിങ്ങനെ ഈ തത്വത്തെ ഉദാഹരിക്കുന്നതിന് വളരെയധികം സ്ഥലങ്ങളുണ്ട്. ന്യായതശ്ച, ഇനി ഇതിന് യുക്തിയുമുണ്ട്. ന്യായം യുക്തി, നിരവയവം, ആ പരതന്ത്രം, അവിക്രിയം, ആത്മതത്വം, ഇതി രാജമാർഗ, അതാണ് രാജമാർഗം. ആത്മതത്വത്തിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള രാജമാർഗം ഇതാണ്. സുഗമമായ വഴി അതാണ് രാജമാർഗം. തടസ്സങ്ങളൊന്നുമില്ലാത്ത വ്യക്തമായ വഴി അതാണ്. നിങ്ങൾക്ക് ആത്മാവിനെ എങ്ങനെ ബോധിക്കാം? ആത്മാവിന്റെ സ്വരൂപം അത് നിരവയവമാണ്, അതിൽ അംശങ്ങളില്ല, പൂർണമായിരിക്കുന്നു. ആ പരതന്ത്രം അത് മറ്റൊന്നിനും അധീനമല്ല, മായയ്ക്കോ പ്രപഞ്ചത്തിനോ ഒന്നും അത് അധീനമല്ല. അവിക്രിയം വികാരരഹിതമാണ് ആത്മതത്വം എന്ന് പറയുന്ന ആത്മാവിന്റെ ആ പാരമാർത്ഥികമായ അവസ്ഥ ഇതിനെല്ലാം അതീതമാണ്. അത് സദാ അങ്ങനെ തന്നെ ആയിരിക്കും. ജീവൻ അജ്ഞാനത്തിന് കീഴ്പ്പെട്ട് അതിനെല്ലാം വിപരീതമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും, വിപരീതമായി എല്ലാം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നെങ്കിലും, പാരമാർത്ഥികമായ അവസ്ഥ ഇതാണ്, അശുദ്ധമാണ്, പൂർണമാണ്. ആ ബോധമാണ് ആത്മതത്വത്തെ പ്രാപിക്കുന്നതിനുള്ള രാജമാർഗം എന്നാണ് ഇവിടെ പറയുന്നത്. വിക്രിയാവത്വ അഭ്യൂമി ആത്മനഹ. ഇനി ആത്മാവിൽ വികാരമുണ്ടെന്നും മറ്റും പറയുന്നു, ആത്മാവിൽ കർമ്മമുണ്ടെന്ന് പറയുന്നു മീമാംസകരെ പോലെയുള്ളവരും മറ്റും. അതിനെ നിഷേധിക്കുകയാണ്. അവിടെ ചിന്തിക്കും, ഇത് ഉള്ള കാര്യമൊന്നും പറഞ്ഞാൽ പോലെ എന്തിനാ മറ്റുള്ളവർ പറയുന്നത്, നിഷേധിക്കാൻ പോകുന്നു. കൂടുതലും ചർച്ച ചെയ്യുന്ന നിഷേധങ്ങളെ കുറിച്ചാണ്. കാരണം തത്വം ഉറച്ചവനോട് ഇത് പറയേണ്ട കാര്യമില്ല. മറ്റ് പലതും കേട്ട് മനസ്സ് കലങ്ങിയിരിക്കുന്നവന്റെ മനസ്സ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ വീണ്ടും എടുത്തു പറഞ്ഞ് നിഷേധിക്കുന്നത്. മീമാംസകരും മറ്റും അവരെ അങ്ങനെ ഉറച്ചുപോയി അവരുടെ മനസ്സിൽ ആത്മാവിന് വികാരമുണ്ട്. അപ്പൊ അതിന്റെ യുക്തിഭംഗത്തെക്കുറിച്ച് അവർ വേണ്ടത്ര ചിന്തിച്ചിട്ടില്ല. അതവരെ ബോധ്യപ്പെടുത്തുകയാണ്, ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ആത്മബോധം ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഇങ്ങനെ ചിന്തിച്ചു നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ആത്മബോധം അത് പൂർണ്ണമല്ല. അതവരെ ബോധ്യപ്പെടുത്തുകയാണ്. വിക്രിയാവത്വ അഭ്യുമേ അഭി ആത്മനഹ സ്വകീയ ഏവ വിക്രിയ സ്വസ്യ ഭവിതം അർഹതി. ആത്മാവിൽ വികാരമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൽ വരുന്നത് ആത്മാവിന്റെ തന്നെ വികാരമാണോ? ആത്മാവിന്റെ തന്നെ വികാരങ്ങൾ ആത്മാവിലുണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? അതേ മറ്റെന്തിന്റെയെങ്കിലും വികാരങ്ങൾ ആത്മാവിലുണ്ടെന്നാണോ പറയുന്നത്? അതുകൊണ്ട് ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയാണ്. ഇതാണ് പൂർവപക്ഷം എന്ന് പറയുന്നത്. വിപരീതമായി ചിന്തിക്കുന്നവനെ ശരിയായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. നാദിഷ്ഠാനാദീനാം കർമാണി ആത്മകർത്തൃകാണി സിഹു അനു പറയുന്നു. അധിഷ്ഠാനം തഥാ കർത്ത കർണം ച പ്രതവിധം എന്നെല്ലാം നേരത്തെ പറഞ്ഞല്ലോ. ശരീര ഇന്ദ്രിയ മനസ്സുകൾ ഇതിന്റെ കർമ്മങ്ങൾ എന്തായാലും ആത്മാവിൻ്റെതാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം നിങ്ങൾ പറഞ്ഞു ഈ കർമ്മങ്ങളെല്ലാം ശരീരാദികളുടെയാണ്. ആ പറഞ്ഞതിൽ നിന്ന് തന്നെ വ്യക്തമാണതപ്പോൾ ആത്മാവിൻ്റെതല്ലെന്ന് പറയുന്ന അധിഷ്ഠാനാദീനാം കർമാണി ആത്മകർത്തൃകാണി സ്യുഹു നഹി പരസ്യ കർമ്മ പരേണ അകൃതം ആഗന്തു അർഹതി. ഒരുവന്റെ കർമ്മം വേറൊരുവന്റെ കർമ്മം താൻ ചെയ്യാത്തത് എന്നിലേക്ക് വരത്തില്ലല്ലോ. ആണ് പരസ്യ കർമ്മ എന്നുവെച്ചാൽ ശരീര അധിഷ്ഠാനാദികളുടെ കർമ്മ. പരേണ അകൃതം ആത്മാവ് ചെയ്യാത്തത് ആഗന്തും അർഹതി അത് ആത്മാവിൽ വരത്തില്ലല്ലോ എന്നാണ്. എന്നുവെച്ചാൽ രാമനും കൃഷ്ണനും രാമന്റെ കർമ്മം പ്രവൃത്തി അത് കൃഷ്ണൻ ചെയ്തതല്ല. അത് രാമനിൽ നിന്ന് എങ്ങനെ കൃഷ്ണനിലേക്ക് വരും? അത് വരത്തില്ലല്ലോ. അതുപോലെ ഈ ശരീരത്തിന്റെയും മറ്റും കർമ്മം അത് പറയുന്നു. ശരീരം കൊണ്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മുടെ അനുഭവം. കാലുകൊണ്ട് നടക്കുന്നു, കൈകൊണ്ട് പിടിക്കുന്നു. അപ്പോൾ കർമ്മങ്ങളെല്ലാം എന്താണ്? ഓരോ അവയവങ്ങളുടെയാണ്. മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, വാക്കുകൊണ്ട് വചിക്കുന്നു. ഈ കർമ്മങ്ങൾ പരേണാകൃതി ചെയ്ത് ആത്മാവല്ല ചെയ്തത്. ആത്മാവ് നടക്കുന്നതായി പറയുന്നില്ല, ആത്മാവ് വചിക്കുന്നതായി പറയുന്നില്ല. അതെങ്ങനെ ആഗന്തും നാർഹതി അത് ആത്മാവിൽ വരുന്നത് എങ്ങനെ? ആത്മാവിൽ വരത്തില്ല എന്നാണ്. ആ കർമ്മങ്ങളൊന്നും ആത്മാവിൽ വരത്തില്ല. യത്തു അവിദ്യയാ അഗമിതം ന തത്തസ്യ. പക്ഷെ അപ്പോ ഒരാൾ പറയുന്നു അങ്ങനെയല്ലല്ലോ, കാലം നടക്കുന്നു എന്നല്ല എന്റെ അനുഭവം, ഞാൻ നടക്കുന്നു എന്നാണ്. നാക്ക് പറയുന്നു എന്നല്ല എന്റെ അനുഭവം, ഞാൻ പറയുന്നു എന്നാണ്. കൈകൊണ്ട് കൈ പിടിക്കുന്നു എന്നല്ല എന്റെ അനുഭവം എന്താണ്, ഞാൻ പിടിക്കുന്നു എന്നാണ്. എന്നിലാണ് കർമ്മം. ശരീര ഇന്ദ്രിയ മനസ്സുകളിലല്ല എന്ന് പറഞ്ഞാലോ? പറയുന്നത് അവിദ്യയാഗമിതം. ഇതിന്റെ കർമ്മങ്ങളെ തന്നിലേക്ക് ആരോപിക്കുകയാണ്. അവിദ്യ കൊണ്ട് ആരോപിക്കപ്പെട്ടതാണ് അവിദ്യയാഗമിതം. നതത്വസ്യത ആത്മാവിന്റേതല്ല, ഭ്രാന്തി കൊണ്ട് പറയുന്നതാണ്. അങ്ങനെ ഭ്രാന്തിയാവുന്നത് നമുക്കറിയാം, നടക്കുന്നത് കാല് തന്നെയാണ്. പ്രത്യക്ഷമായ അനുഭവമാണത്. ആത്മാവ് നടക്കുന്ന പ്രത്യക്ഷമായ അനുഭവമല്ല. പക്ഷെ എന്നാലും അത് തന്നിലേക്ക് ആരോപിക്കുന്നു. ശരീര ഇന്ദ്രിയ മനസ്സുകൾക്കെല്ലാം അപ്പുറമുള്ള ആത്മാവിലേക്ക് അതിനെ ആരോപിച്ചിട്ട് പറയുന്നു, ഞാൻ നടക്കുന്നു. ഭക്ഷിക്കുന്നത് ശരീരമാണ്, പക്ഷെ പറയുന്നു ഞാൻ ഭക്ഷിക്കുന്നു. ആത്മാവിലേക്ക് ഇതിനെല്ലാം ആരോപിച്ച് പറയുകയാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഒന്നിന്റെ ധർമ്മത്തെ വേറൊന്നിലേക്ക് എന്തുകൊണ്ട് ആരോപിച്ച് പറയുന്നു? അവിദ്യയാ ഗമിതം, അതാണ് അജ്ഞാനം എന്ന് പറയുന്നത്. അവിദ്യ കൊണ്ട് അത് ആരോപിക്കപ്പെട്ടതാണ്. നതത്വസ്യ, അത് പരമാർത്ഥത്തിൽ ആത്മാവിന്റേതല്ല. ഒരു ഉദാഹരണം അത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. യഥാ രജതത്വം ശുക്തികായ, നിങ്ങൾ ശുക്തികയിൽ മുത്തുച്ചിപ്പിയിൽ രജതത്വം കണ്ടല്ലോ, നിങ്ങൾക്ക് രജതാനുഭവം വെള്ളിയുടെ അനുഭവം ഉണ്ടായല്ലോ. എന്തായാലും അവിടെ കണ്ട രജതത്വം, രജതഭാവം, അത് ശുക്തികയുടെ അല്ല. കാരണം അവിടെ വാസ്തവത്തിലുള്ളത് ശുക്തികയാണ്, അതിൽ രജതഭാവമില്ല. അപ്പൊ അത്തരം അനുഭവങ്ങൾ ഉണ്ടാകാം എന്ന് ബാഹ്യമായ ഒരു ഉദാഹരണത്തിലൂടെ കാണിച്ചു തരികയാണ്. അതായത് വാസ്തവ വിരുദ്ധമായ അനുഭവങ്ങളും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സദാ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അത് പ്രത്യക്ഷം തിരിച്ചറിയത്തക്ക രീതിയിൽ, വ്യക്തമായി മനസ്സിലാക്കത്തക്ക രീതിയിൽ ഒരു ഉദാഹരണത്തെ നമുക്കെടുത്ത് കാണിക്കുകയാണ്. ഇതാണ് ഈ ബ്രിഡ്ജ് സർപ്പ് ഉദാഹരണം എന്ന് പറയുന്നത്. ആ രജ്ജു സർപ്പ ഉദാഹരണത്തെയും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. രജ്ജുവിലെ സർപ്പം അത് ഭ്രാന്തിയാണ്, അതുകൊണ്ട് ഈ ലോകവും ഭ്രാന്തിയാണെന്നല്ല ഇവിടെ പറയുന്നു. ഭ്രമമെന്നുള്ള ആശയം തന്നെ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നു. ഒരുപാട് തെറ്റിദ്ധാരണയ്ക്ക് വിഷയമായിട്ടുള്ളതാണ്. ബ്രഹ്മസൂത്രത്തിൽ നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഋജികൾ കണ്ട സർപ്പം ഭ്രമമായതുകൊണ്ട് ഈ ലോകം ഭ്രമമെന്നല്ല അദ്വൈതത്തിൽ പറയുന്നു. അത് പറയുന്നത് ഇത്രയേ താല്പര്യമുള്ളൂ. എന്താണോ വാസ്തവ വിരുദ്ധമായ അനുഭവങ്ങൾ നമുക്ക് സദാ ദൈനംദിനം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ആ അനുഭവത്തിന് ഒരു വ്യക്തമായ ഒരു ഉദാഹരണത്തെ എടുത്ത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അത് പറയുന്നത്. മറിച്ച് ആ അനുഭവമല്ല ഈ അനുഭവം എന്നല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ പ്രാതിഭാസികമായ അനുഭവം എന്നും ഇതിനെ വ്യാവഹാരികമായ അനുഭവം എന്നും പറയുന്നത്. പ്രാതിഭാസികമായ അനുഭവം വേറൊന്നാണ്, വ്യാവഹാരികമായ അനുഭവം വേറൊന്നാണ്. പക്ഷെ രണ്ടിടത്തും ഉള്ള ഒരു സമാനതയുണ്ട്. എന്താണ് ആ അനുഭവത്തിൽ? ഒരു അവാസ്തവമുണ്ട് ആ അനുഭവത്തിൽ. വാസ്തവമല്ലാത്ത എന്തോ ഒന്നുണ്ട് അവിടെ. അത് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുകയാണ്. ഞാൻ ചെയ്യുന്നു, എന്നിൽ കർമ്മങ്ങൾ നടക്കുന്നു എന്നുള്ള ഈ അനുഭവം, അത് വാസ്തവം പോലെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അത് വാസ്തവമല്ല. യഥാവ തല മലിനത്വം ബാലേഹി ഗമിതം അവിദ്യയ നാകാശസ്യ. ആകാശത്തിലേക്ക് നോക്കിയിട്ട് ഒരാൾ പറയുന്നു, അവിടെ ഒരു പ്രതലമുണ്ട്, ഒരു തലമുണ്ട്, ഭൂമിയിൽ ഒരു പ്രതലമുണ്ട്, നമ്മൾ നടക്കുന്ന ഭൂമിയുടെ ആ പ്രതലത്തിലാണ്. ഇതുപോലെ ആകാശത്തിൽ ഒരു പ്രതലമുണ്ടെന്ന് ഒരാൾ ധരിക്കുന്നു. ആകാശവും അനന്തമാണ്, അതങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രതലമില്ല. നമ്മൾ പറയാറില്ലേ ആകാശത്തിൽ നക്ഷത്രങ്ങൾ. അപ്പൊ നക്ഷത്രങ്ങൾക്ക് ആധാരമായിട്ട് ആകാശം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ അവിടെ കൽപ്പിക്കുന്നു. വാസ്തവത്തിൽ നക്ഷത്രങ്ങൾക്ക് ആധാരമായിട്ട് ആകാശം എന്ന് പറയുന്ന ഒരു വസ്തുവില്ല. എന്നാലും നമ്മൾ ധരിച്ചു പോകും ആകാശത്ത് നക്ഷത്രങ്ങൾ നിൽക്കുന്നു എന്ന് പറയുന്നു. അപ്പം നക്ഷത്രങ്ങൾക്ക് ആധാരമായി ഭൂമിയിൽ എങ്ങനെയാണോ വസ്തുക്കൾക്ക് ആധാരമായി ഭൂമിയെ കൽപ്പിക്കുന്നു, അതുപോലെ നമ്മൾ നക്ഷത്രങ്ങൾക്ക് ആധാരമായിട്ട് ഒരു ആകാശത്തെ ആകാശത്തലത്തെ കൽപ്പിക്കുകയാണ്. അങ്ങനെ ഒരു തലമില്ല. ആകാശം എന്ന് പറയുന്നത് എന്താണ്? അനിർവചനീയമാണ്, നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത ഒന്നാണ്. അതിനൊരു തലമാണെന്നോ അല്ലെങ്കിൽ അതിനൊരു ശൂന്യമാണെന്നോ ഒന്നും പറയാൻ വയ്യാത്ത ഒന്നാണ് ആകാശം. അതുകൊണ്ട് അതിനെ ബ്രഹ്മത്തിന് ഉപമയായിട്ട് ആകാശത്തെ പറയുന്നു. എന്നാലും ബാലന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊന്നുള്ളതല്ല, അറിവില്ലാത്തവർ, സാധാരണ മനുഷ്യരെല്ലാം അവിടെ ഒരു പ്രതലത്തെ കൽപ്പിക്കുന്നു, ഒരു തലമുള്ളതായി കൽപ്പിക്കുന്നു, മലിനത്വവും കൽപ്പിക്കുന്നു ആകാശം. ആകാശത്തിൽ പൊടി പടലങ്ങളെല്ലാം നിറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ പറയും ആകാശം. ആകാശത്തിൽ പൊടി എന്ന് പറയും, ആകാശത്തിൽ പൊടി. ആകാശം ഒന്നിന്റെ ആധാരമല്ല, അത് പൊടി പടലങ്ങളുടെ ആധാരമല്ല, മേഘത്തിന്റെ ആധാരമല്ല. എന്നാലും അതെല്ലാം അവിടെ ഉണ്ടെന്ന് കൽപ്പിക്കുന്നു. മലിനത ആകാശത്തിന്റേതാണെന്ന്, അവിടെ കാണുന്ന മലിനത അവിടെ നിൽക്കുന്ന വസ്തുവിന്റെയാണ്. കറുപ്പെന്ന് പറയുന്ന ആകാശത്തിന്റെ അല്ല, മേഘത്തിന്റെയാണ്. നീലാകാശം, വെളുത്ത ആകാശം എന്നൊക്കെ പറയുന്നു, അല്ല അവിടെയുള്ള വസ്തുക്കളുടെയാണ്, ആകാശത്തിന്റെ അല്ല. നീലാകാശം എന്ന് പറഞ്ഞ ആകാശത്തിനൊരു നീല നിറമില്ല, ആകാശത്തിനൊരു വെളുപ്പ് നിറമില്ല, ഒന്നും ആകാശത്തിന്റെ ആണ്. അല്ലെങ്കിൽ നമ്മളവിടെ കാണുന്ന നീല അല്ലെങ്കിൽ വെളുപ്പ് അതല്ല ആകാശം, അതവിടെയുള്ള ഏതോ വസ്തുവിന്റെ ആയിരിക്കും, അവിടെയുള്ള പ്രകാശകിരണങ്ങളുടെയോ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റെന്തെങ്കിലും ഭൗതിക പദാർത്ഥങ്ങളിലായിരിക്കും നമ്മൾ ആ നിറം കാണുന്നത്. നീല കാണുന്നുണ്ടല്ലോ മേളിൽ, അവിടെയുള്ള പഞ്ചഭൗതിക വസ്തുക്കളുടെയാണ്. പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായ വസ്തുക്കൾ എന്തൊക്കെ അവിടെയുണ്ട്, അത് ചിലപ്പോൾ പ്രകാശമാകാം, അതിലാണ് നിറം കാണുന്നത്. സൂര്യകിരണങ്ങളാകാം, അതിലായിരിക്കും നിറം കാണുന്നത്. അല്ലെങ്കിൽ വായുവാകാം, മേഘമാകാം. അല്ല, ആകാശം എന്ന് പറയുന്ന ഒരു വസ്തു, നിറമുള്ള ഒരു വസ്തു അവിടെ ഇല്ല. എന്നാലും പറയുന്നു എന്താണോ, അവിടെ അതുണ്ടെന്ന് പറയുന്നു. ആകാശത്തിൻ്റെതല്ലെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാനും പ്രയാസം. അത്രമാത്രം മനസ്സിൽ ഉറച്ചുപോയി, നീല നിറം ആകാശത്തിൻ്റെയാണ്. ആകാശസ്യ, അത് ആകാശത്തിൻ്റെതല്ല എന്ന് പറയുന്നു. തഥാ അധിഷ്ഠാനാദി വിക്രിയാവി തേഷാമേവ നാത്മനഃ. അതുകൊണ്ട് ഈ വികാരങ്ങളുമെല്ലാം ഈ ശരീരാദികളുടെയാണ്, ആത്മാവിൻ്റെതല്ല. ഞാൻ പ്രവർത്തിക്കുന്നു, എന്നിൽ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് ധരിക്കുമ്പോൾ അവിടെ ഞാനെന്നും എന്റേതെന്നും പറയുന്നത് ഈ ശരീര ഇന്ദ്രിയ മനസ്സുകളെയാണ്. ആ പ്രവൃത്തികളെല്ലാം ശരീര ഇന്ദ്രിയ മനസ്സുകളിലാണ്, പരമാർത്ഥത്തിലുള്ള എന്നിലല്ല. അപ്പൊ ഇതിനോട് താതാത്മ്യപ്പെട്ട് ഒരു ഞാൻ എന്നുള്ള ഒന്നിനെ സൃഷ്ടിച്ച് അതിൽ ഇതിനെല്ലാം കൽപ്പിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്. ഈ മനസ്സ് സൃഷ്ടിച്ച അതാണിതെല്ലാം, ആത്മാവിനിതൊന്നുമില്ല. തസ്മാത് യുക്തമുക്തം, അതുകൊണ്ട് ഇവിടെ ഭഗവാൻ പറഞ്ഞത് യുക്തം തന്നെ. ഭാഷകാരം പറയുന്നു, അഹങ്കൃതത്വ ബുദ്ധിലേപ അഭാവ വിദ്വാൻ നഹന്തി ന നിബദ്ധതേ ഇതി. അതാണ് പാരമാർത്ഥികമായ ദൃഷ്ടി എന്ന് പറയുന്നത്. അവിടെ അഹംബുദ്ധിയില്ല, ബുദ്ധിലേപമില്ല, സംഘമില്ല, ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് വിദ്വാൻ നഹന്തി ന നിബദ്ധതേ. അവൻ കൊല്ലുന്നില്ല, അതുകൊണ്ടവൻ കൊല കൊണ്ടവൻ ബന്ധിക്കപ്പെടുന്നതുമില്ല. അപ്പൊ കൊല്ലാൻ വരുന്നവൻ, ഒരാൾ പ്രജകളെ കൊല്ലാൻ വരുന്നു, വേറൊരാള് അവരിൽ നിന്നും പ്രജകളെ രക്ഷിക്കാൻ പോകും, രണ്ടുപേരും എന്ത് ചെയ്യുന്നു, പരസ്പരം കൊല്ലാൻ ശ്രമിക്കുന്നു, ഒരാൾ വേറൊരാളെ കൊല്ലുന്നു. ഈ രണ്ടുപേരിലും എന്താണ്? അഹങ്കൃതത്വം, ബുദ്ധിലേപാഭാവം ഇത് രണ്ടും ഇല്ലെങ്കിൽ രണ്ടുപേരും തുല്യരെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. അഹങ്കൃതത്വവും ബുദ്ധിലേപാഭാവവും ഉണ്ടെങ്കിൽ എന്താണ്? ആരും ആരെയും കൊല്ലുന്നില്ല, കൊല ആരെയും ബന്ധിക്കുന്നില്ല എന്നാണ്. അങ്ങനെ വരണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ യസ്യനാഹങ്കൃതോ ഭാവോ ബുദ്ധിർ യസ്യനലിപ്യതി എന്നുള്ള ആ ഭാവത്തിൽ സാത്വികമായ കർമ്മം ചെയ്യുന്നവനായിരിക്കും. സാത്വികമായ ഭാവത്തിൽ ധർമ്മത്തെ ചെയ്യുന്നവനായിരിക്കും. ഇവിടെ നായം ഹന്തിന് ഹന്യത എന്ന് രണ്ടാം അധ്യായത്തിൽ പറഞ്ഞു, അത് ശരിയാവത്തുള്ളൂ എന്നാ പറയുന്നു. അർജുനൻ ഇപ്പം നിൽക്കുന്നത് ഇങ്ങനെ ഒരു ഭാവത്തിലൊന്നുമില്ല. അർജുനൻ വളരെ പരാക്രമത്തോടുകൂടി ശത്രുക്കളെ കൊല്ലാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇതെന്റെ ധർമ്മമാണ് എന്ന് കരുതി കണ്ണടച്ചുദ്ധം ചെയ്യാൻ നിൽക്കുകയാണ്. പരമാവധി എത്ര പേരെ കൊല്ലാൻ പറ്റുമോ അത്രയും കൊല്ലാം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന അർജുനനോടാണ് പറയുന്നത്, എന്താണോ ഈ പ്രവൃത്തിയിൽ പോലും, അത് അർജുനനെ സംബന്ധിച്ചിടത്തോളം ധർമ്മം അധർമ്മം എന്നുള്ളൊരു വിവാദ വിഷയമാണ്, തീവ്രവാദം പോലെ. അവിടെ ചർച്ച ഉണ്ടത് ധർമ്മമാണോ അധർമ്മമാണോ. തീവ്രവാദി പറയും ഞാൻ ചെയ്യുന്നത് ധർമ്മമാണ്, എന്റെ മതം എന്നെ അതാണ് പഠിപ്പിച്ചത്. അത് അതുകൊണ്ട് മരിക്കുന്നവും പറയും അല്ല അത് അധർമ്മമാണ്, എന്റെ മതം അതല്ല പഠിപ്പിക്കുന്നത് എന്ന് പറയും. അർജുനനെ സംബന്ധിച്ചിടത്തോളം ആ സാഹചര്യത്തിൽ ധർമ്മം എന്താണെന്നുള്ള വിവാദമേ ഇല്ല, അത് ധർമ്മം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു. ഉറപ്പിച്ചിട്ടാണ് യുദ്ധത്തിന് ഇറങ്ങുന്നത്. ഭഗവാൻ പറയുന്ന എന്താണ്? നിന്റെ ഈ സ്വധർമ്മം എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ അഹംബുദ്ധി പാടില്ല, ബുദ്ധിലേപം ശക്തി പാടില്ല, ഇതൊന്നും ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ നീ ചെയ്യുന്ന ഈ പ്രവൃത്തി പ്രവൃത്തിയല്ല, നീ ചെയ്യുന്ന ഈ പ്രവൃത്തിയുടെ ഫലം നിനക്ക് വരത്തില്ല. അതാണ് കർമ്മയോഗം എന്ന് ബോധിപ്പിക്കുകയാണ്. അല്ലാതെ അർജുനൻ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണോ തെറ്റാണോ, അതിന് ന്യായമാണോ അത് അന്യായമാണോ എന്നല്ല ബോധിപ്പിക്കുന്നു. ഈ ഒരു ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമായിട്ട്. അതാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. ഗീതയിൽ എപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് എന്താണ്? ആത്മാവിനെ കുറിച്ചാണ്, യുദ്ധത്തെ കുറിച്ചല്ല. നായം ഹന്തിന് ഹന്യത എന്ന് പറയുന്നവരാണ്, ആത്മാവ് കൊല്ലുന്നില്ല കൊല്ലപ്പെടുന്നില്ല എന്നാണ്. ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ഇതി പ്രതിജ്ഞായ എന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് പറയുന്ന എന്താണ്? എന്നാ ജായതേ, ജനിക്കുന്നില്ല മരിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ ഈ ജനിക്കുന്നില്ല മരിക്കുന്നില്ല എന്നും കൊല്ലുന്നില്ല കൊല്ലപ്പെടുന്നില്ല എന്നും പറയുന്ന യുദ്ധത്തെ കുറിച്ചല്ല, ആത്മാവിനെ കുറിച്ച് പറയുന്നതാണ്. അതാണ് മനസ്സിലിരിക്കേണ്ടത്. യുദ്ധം പഠിപ്പിക്കുന്ന ശാസ്ത്രമല്ലേ. ഇത്യാദി ഹേതുവചനേന അവിക്രിയത്വം ആത്മനവുത്വ. ഈ ഹേതുവചനങ്ങളിലൂടെ എന്ത് ചെയ്തു? ആത്മാവിന്റെ അവിക്രിയത്വത്തെ പറഞ്ഞു. അതാണ് അർജുനൻ മനസ്സിലാക്കേണ്ടത്, ആത്മാവിന്റെ അവിക്രിയത്വത്തെ. കാരണം യുദ്ധത്തെ ഭഗവാൻ അർജുനന് പഠിപ്പിക്കേണ്ട കാര്യമില്ല. അത് ദ്രോണരെ പോലെയുള്ള ആചാര്യന്മാരിൽ നിന്നൊക്കെ അർജുനൻ നേരത്തെ പഠിച്ചതാണ്. അതിന്റെ ധർമ്മവും നീതിയൊക്കെ അവർ പഠിപ്പിച്ചതാണ്. ഭീഷ്മരും കൃപരും വിദുരരും അങ്ങനെയൊക്കെ പോലെയുള്ളവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള മഹത്തുക്കളിൽ നിന്നോ അവരൊക്കെ ആയിരുന്നു അന്നത്തെ ആചാര്യന്മാർ, അവർ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്താണ് യുദ്ധം, അതിന് നീതി എന്താണ്, അനീതി എന്താണ്, ധർമ്മം എന്താണ്, അധർമ്മം എന്താണ്. അത് ഭഗവാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അർജുനൻ. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല അർജുനൻ ഇവിടെ നിൽക്കുന്നത്, നീതിയും അനീതിയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടില്ല. ആത്മാവാണിപ്പോ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അത് മനസ്സിലാക്കുക ആത്മതത്വത്തെ. ഗീതയിൽ ആദ്യം ഉപദേശിക്കുന്നതും ആത്മതത്വമാണ്. അതാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആത്മതത്വത്തെ ബോധിപ്പിക്കുമ്പോൾ ആത്മതത്വത്തെ അല്ലെങ്കിൽ ബോധിക്കുന്നതിന് എന്തുപായം, അതാണ് അവിടെ വരുന്നത്. ആത്മതത്വത്തെ ബോധിപ്പിക്കുന്നതിന് കർമ്മത്തെ ഉപേക്ഷിക്കണോ അതോ കർമ്മത്തെ അനുഷ്ഠിക്കണോ, അത് രണ്ടാമത് വരുന്ന ചർച്ച. അപ്പോൾ അർജുനൻ പറയുന്നു എനിക്ക് ഭിക്ഷാന്നമാണ് വേണ്ടത്. അപ്പോൾ ഭഗവാൻ പറയുന്നു അതല്ല, കർമ്മം തന്നെ വേണം, ഈ കർമ്മം അനുഷ്ഠിച്ചേ തീരും. അങ്ങനെയാണ് രണ്ടാമത് കർമ്മത്തിലേക്ക് വരുന്നത്. അപ്പോൾ മുഖ്യമായി ഇവിടെ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ആത്മതത്വത്തെയാണ്. അർജുനന്റെ ഗുണമനുസരിച്ച് കർമ്മത്തെ ബോധിപ്പിക്കുന്നു. അതിന് സാധാരണ നമ്മൾ പറയാറുണ്ട് ഗീതയെക്കുറിച്ച്, ഗീത എന്ന് പറയുന്നത് മനുഷ്യനെ കർമ്മോന്മുഖനാക്കുന്നു, പ്രവൃത്തിയിലേക്ക് നയിക്കുന്നു എന്നെല്ലാം ഗീതയെ സ്തുതിച്ച് പറയാറുണ്ട്. അത് ശരി തന്നെയാണ്, പക്ഷെ അത് രണ്ടാമതേ വരുന്നുള്ളൂ. ഗീത ആവർത്തിച്ച് ആവർത്തിച്ച് ബോധിപ്പിക്കുന്നത് അവന്റെ സ്വരൂപത്തെയാണ്, കർമ്മത്തെയല്ല, കർമ്മം ചെയ്യുന്നവന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നു. ആ സ്വരൂപത്തെ ബോധിപ്പിച്ചുകൊണ്ടായില്ലല്ലോ ആ സ്വരൂപത്തെ പ്രാപിക്കുന്നു. ആ സ്വരൂപത്തെ പ്രാപിക്കുന്നതിനുള്ള ഒരു ഉപായമായിട്ട് പിന്നെ കർമ്മത്തെ നിർദ്ദേശിക്കുന്നു. അതും എന്തുകൊണ്ട്? ഈ കർമ്മത്തെ ഉപേക്ഷിക്കുന്നതാണ് അതിനെ പ്രാപിക്കുന്നതിനുള്ള ഉപായമെന്ന് ഒരാൾ ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അർജുനൻ എന്തായാലും കർമ്മത്തെ ഉപേക്ഷിക്കാൻ തയ്യാറായത് മോക്ഷത്തിന് വേണ്ടിയൊന്നും, അത് മമത കൊണ്ട് വന്ന ദുഃഖം കൊണ്ട് കർമ്മം ഉപേക്ഷിക്കാൻ തയ്യാറാകണം. പക്ഷെ ആ ഒരു അവസരത്തെ തന്നെ ഭഗവാൻ പ്രയോജനപ്പെടുത്തുകയാണ് അർജുനന് വേണ്ടിയിട്ട്. ക്രമേണ അർജുനനെ ആത്മമോക്ഷത്തിലേക്ക് നയിക്കുകയാണ്, അതിന് കർമ്മത്തെ ഒരു ഉപായമായിട്ട് നിർദ്ദേശിക്കുകയാണ്. അതുമാത്രമേ ഗീതയിൽ നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കാനുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. അവിക്രിയത്വം ആത്മനഹുത്വം, ആത്മാവിന്റെ അവിക്രിയത്വത്തെ പറഞ്ഞു ബോധിപ്പിച്ചു, ആത്മാവ് എന്താണെന്ന് ബോധിപ്പിച്ചു. ഇതൊന്നും അർജുനൻ അറിയാൻ ആഗ്രഹിച്ച കാര്യങ്ങളല്ല. തുടക്കത്തിൽ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ കേട്ടപ്പോൾ അർജുനന് ഒരു ഉത്സാഹമുണ്ടായി ചോദ്യങ്ങളൊക്കെ ചോദിച്ചെങ്കിലും തുടക്കത്തിലിതായിരുന്നല്ല. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് അതെനിക്ക് പറഞ്ഞു തരിക, എന്താണ് എനിക്ക് ഗുണകരമാകുന്നതെന്ന് പറഞ്ഞു തരിക എന്നാണ് പറഞ്ഞത്. ആത്യന്തികമായി ഗുണം വരുന്ന കാര്യം എന്താണ് അത് പറഞ്ഞു കൊടുക്കാമെന്ന് ഭഗവാൻ തീരുമാനിച്ചു. തൽക്കാലം യുദ്ധം വേണോ വേണ്ടയോ എന്ന് മനസ്സിലാക്കി കൊടുത്താൽ മാത്രം പോരട്ടെ. അപ്പോൾ ആത്മാവിന്റെ സ്വരൂപത്തെയും മോക്ഷമാർഗത്തെയും ഒക്കെ വിശദീകരിച്ചു. അതാണ് ആത്മാവിന്റെ അവിക്രിയ സ്വരൂപത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം വേദാവിനാശനം ഇതി വിദുഷ കർമാധികാര നിവൃത്തി. വേദാവിനാശനം എന്നിങ്ങനെ വിദ്വാന്റെ കർമാധികാര നിവൃത്തി, ജ്ഞാനിയുടെ സർവകർമ്മ സന്യാസം എന്നാണ് നമ്മുടെ ഭാഷ്യകാരൻ പറയുന്നത് തന്റെ സിദ്ധാന്തം അനുസരിച്ച്. ഭഗവാൻ പറയുന്നത് കർമ്മയോഗം. ശാസ്ത്രാദു സംക്ഷേപതയുക്ത, ശാസ്ത്രാദിയിൽ അത് ചുരുക്കി പറഞ്ഞിട്ട് മധ്യേ പ്രസാരിതാംശ, അത് ഈ 18 അധ്യായങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് അതിനെ വളരെ വിസ്തരിച്ച് പറഞ്ഞ് തത്ര തത്ര പ്രസംഗം കരുത്തുക, സാന്ദർഭികമായി അതിനെ ഓരോ സ്ഥലങ്ങളിലും പറഞ്ഞിട്ട് ഉപസംഹരതി. ഇവിടെ 18 അധ്യായത്തിൽ താൻ പറഞ്ഞ കാര്യങ്ങളെ ഉപസംഹരിക്കുകയാണ്. ശാസ്ത്ര അർത്ഥ പിണ്ഡീകരണായ, ശാസ്ത്ര താല്പര്യത്തെ ചുരുക്കി കാണിക്കുന്നതിന് വേണ്ടി. പിണ്ഡീകരണം ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അതിനെ ഒതുക്കി കാണിക്കുക. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഇത് നേരത്തെ പറഞ്ഞു തന്നെ എന്നാ പറയുന്നു. കാരണം നായം ഹന്തിന ഹന്യത എന്ന് പറഞ്ഞെടുത്തത് പറഞ്ഞതാണ്. അത് പറഞ്ഞു കേട്ട് നമ്മൾ മറന്നതുപോലെ തന്നെ അർജുനനും മറക്കാം. അതുകൊണ്ട് അവസാനം ഭഗവാൻ എന്ത് ചെയ്യുന്നു, അതിനെ ഒന്നുകൂടി ചുരുക്കി പറയുകയാണ്. എന്താണ്? വിദ്വാൻ ഹന്തി നനുബദ്ധ്യതേ, വിദ്വാൻ കൊല്ലുന്നില്ല, പാപഫലം അവനെ സ്പർശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അർജുനൻ ഉണ്ടായ പാപബോധത്തെ നിശേഷം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. യസ്യ നാഹം കൃതോ ഭാവോ ബുദ്ധയസ്യ ന ലിപ്യതേ ഹത്വാ വിസൈമാൻ ലോകാൻ നഹന്തി ന നിബദ്ധ്യതേ ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത തവിധ കർമ്മ ചോദന കരണം കർമ്മ കർത്തേരി വിവിധ കർമ്മ സംഗ്രഹ ജ്ഞാനം കർമ്മജ കർത്താച പൃഥ്വീവ ഗുണഭേദത പ്രോച്യതേ ഗുണസംഖ്യാനേ യഥാവശൃണു താന്യപി സർവഭൂതേഷു യേനൈകം ഭാവം അമ്യയമീക്ഷതേ അവിഭക്തം വിഭക്തേഷു തജ്ഞാനം വിധി സാത്വികം പൃഥക്ത്വേന തു യജ്ഞാനം നാനാഭാവാൻ പൃഥക്വിധാൻ വേത്തി സർവേഷു ഭൂതേഷു തജ്ഞാനം വിധി രാജസം യേതു കൃഷ്ണവദേകസ്മിൻ കാര്യേ സക്തമഹേതുകം അതത്വാർത്ഥവദൽപം ച തത്താമസമുദാഹൃതം നിയതം സംഗർഹിതം അരാഗദ്വേഷതകൃതം അഫലപ്രേക്ഷുന കർമ്മ എത്തസാത്വികമുച്യതേ.